ഒരു ഫലമില്ല. പ്രധാരണ ബ്രഹ്മസൂത്രം സൂത്രം 20 ഹന്തരഥികൾ ഹന്തധർമ്മോപദേശ ഉപാസനയെക്കുറിച്ചുള്ള പ്രകരണമാണ് ചാന്ദോക്യത്തില്. ഇവിടെ പറയുന്ന ഈ ആദിത്യ പുരുഷൻ ഇതാരാണ്? ഇവിടെ ചെല്ലു പറയുന്നത് ഇവിടെ കർമ്മ ഉപാസനകളുടെ ബലം കൊണ്ട് ആദിത്യ ലോകത്തെ പ്രാപിച്ച ഒരു സംസാരിയാണ്, കശ്ചിത് സംസാരി. ധ്യാന ബലം കൊണ്ട് അവിടെ എത്തിച്ചേർന്നു. സിദ്ധാന്തി പറയുന്നത്, അതായത് ഭാഷ്യകാരം പറയുന്ന, അല്ല ഇത് പരമേശ്വരനാണ്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഹിരണ്യശ്മശ്രു, ആദിത്യ ലോകം, അക്ഷിപുരുഷൻ, ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് അതിന് സമാനമാണ്. അടുത്ത് പറയുന്ന അത്ര ബ്രഹ്മഹ സ്യാത് പരമേശ്വരസ്യാപി ഇച്ഛാവശാത് മായാമയം രൂപം സാധക അനുഗ്രഹാർത്ഥം. പരമേശ്വരസ്യാപി ഇച്ഛാവശാത് മായാമയം രൂപം സ്യാത്. കാരണം ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം, അവിടെ ശബ്ദമില്ല, രൂപമില്ല, രസമില്ല, ഗന്ധമില്ല എന്നെല്ലാം പറയുന്നു. ഇവിടെ പറയുന്നു സ്വർണവർണ്ണത്തിലുള്ള രൂപമാണ്, അതുപോലെ ഹിരണ്യശ്മശ്രു ഹിരണ്യകേശ എന്നെല്ലാം പറയുന്നു. അതുകൊണ്ടാണ് അത് ഏതോ ഒരു രൂപമുള്ള ഒരു വ്യക്തിയാണ്, യോഗിയാണ്. യോഗിയാകുമ്പോൾ ശരീരം കാണും, ശരീരമുള്ളപ്പോൾ ഇതെല്ലാം കാണും എന്ന് നേരത്തെ ആശങ്കിച്ചത്. ഇവിടെ പറയുന്നു അങ്ങനെയല്ല, പരമേശ്വരൻ തന്നെയാണ്. പരമാത്മാവിന് എങ്ങനെ രൂപം വന്നു? പറയുന്നു ഇച്ഛാവശ സ്വയം മായയാകുന്ന ഉപാധി ഉള്ളതുകൊണ്ട്, മായയാകുന്ന ഉപാധിയെ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ആ തത്വം ഏകവും അദ്വയവും തന്നെ. പക്ഷെ മായാമയം രൂപം, മായാമയമായ രൂപത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സാധക അനുഗ്രഹാർത്ഥം. സാധകൻ എന്ന് പറയുന്ന ഇവിടെ ഉപാസകൻ. ആ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ഉപാസിക്കുന്നതിനൊരു രൂപം വേണം, ഉപാസിക്കുന്നതിനൊരു സ്ഥാനം വേണം. അതെല്ലാം ആവശ്യം വന്നതുകൊണ്ട് ആ സാധകനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, തന്നെ ഉപാസനയിലൂടെ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നവന് വേണ്ടി ഭഗവാൻ തന്നെ അങ്ങനെ ഒരു മായാമയമായ രൂപത്തെ സ്വീകരിച്ചിരിക്കുന്നു. അത് മായാമയമായ രൂപമാണ്. അത് തന്നെ പുരാണത്തിലും പറയുന്നുണ്ട്, മായാഹേഷ മയാ സൃഷ്ട യന്മാം പശ്യസി നാരദ സർവഭൂത ഗുണേരുയുക്തം നൈവ മാം ജ്ഞാതും രഹസ്യം. അവിടെ നാരദനോട് പറയുന്നുണ്ട് ഭഗവാൻ തന്റെ വൈഷ്ണവമായ രൂപത്തെക്കുറിച്ച് പറയുന്നു. ശംഖചക്രവും ഗദയുമെല്ലാം ധരിച്ചിരിക്കുന്ന ചതുർഭുജമായ രൂപം അതിനെക്കുറിച്ച് പറയുന്നു. മായാഹേഷ മയാ സൃഷ്ട, ഇതെല്ലാം മയാ സൃഷ്ട, മായ, ഞാൻ സൃഷ്ടിച്ച മായാ രൂപമാണ്. എന്മാം പശ്യസി, നീ കാണുന്നുണ്ടല്ലോ ഈ രൂപം. യത് രൂപം ത്വം പശ്യസി, നീ കാണുന്ന ഈ രൂപം, അത് എന്റെ മായ കൊണ്ട് ഞാൻ തന്നെ സൃഷ്ടിച്ചതാണ്. സർവഭൂതഗുണയുക്തം. ഇതെന്താണ്? സർവഭൂതഗുണങ്ങളോടും കൂടിയിരിക്കുകയാണ് ഇവിടെ വിശ്വരൂപ ദർശനത്തിനും മറ്റും. അവിടെ ഇല്ലാത്ത ഒന്നുമില്ലല്ലോ. അങ്ങനെ നാനാ രൂപങ്ങളോടുകൂടി അലങ്കൃതമായിരിക്കുന്ന ആ രൂപം നീ കാണുന്നത് അത് സത്യമല്ല എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് മായ കൊണ്ട് സൃഷ്ടിച്ചാണെന്ന്. മെയ്വം ജ്ഞാതം രഹസ്യ, നീ എന്നെ ഇത്തരത്തിൽ ധരിച്ചു കളയരുത്. അതായത് ഇത്തരം രൂപങ്ങളോട് കൂടിയവനാണ് മാം ഏവം ജ്ഞാതം രഹസ്യ, എന്നെ ഇപ്രകാരത്തിൽ നീ ഏത് രൂപത്തിലാണോ കാണുന്നത്, എങ്ങനെ ചതുർഭുജനായി കാണുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങനെയാണ് എന്ന് നീ ധരിച്ചു കളയരുത്. എന്നുവെച്ചാൽ അങ്ങനെ ഒരു രൂപം എനിക്ക് വാസ്തവത്തിലില്ല. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞു മായ, മായ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തവമല്ലാത്തത്. അപ്പോ ഉപാസകൻ അങ്ങനെ സഗുണമായ ഭാവത്തെ ഉപാസിക്കുമ്പോൾ ആ രൂപം വാസ്തവമല്ല എന്ന് ധരിച്ചുകൊണ്ട് വേണം ഉപാസിക്കേണ്ടത്. ആ രൂപം കേവലം മായാകാര്യമാണെന്ന് ധരിച്ചുകൊണ്ടാണ് ഉപാസിക്കേണ്ടത്. അല്ല, മറിച്ച് ആ കാണുന്ന രൂപമാണ് ഭഗവാൻ എന്ന് ധരിക്കരുത്. അത് തന്റെ ഉപാസനയ്ക്ക് വേണ്ടി വെറുതെ അങ്ങനെ ഒരു രൂപത്തെ ഉണ്ടാക്കിയാണ്. രൂപധ്യാനം എന്ന് പറയാറുണ്ടല്ലോ. ആ രൂപത്തെ ധ്യാനിക്കുമ്പോൾ രൂപമാണ് ഭഗവത് തത്വം എന്ന് ധരിച്ചുകൊണ്ടല്ല, രൂപം അസത്യം എന്ന് ധരിച്ചുകൊണ്ടാണ്. പിന്നെ എന്തിനാ അസത്യമായ രൂപത്തെ ധ്യാനിക്കുന്നത്? കാരണം അത് ബുദ്ധിക്കൊരു ആലംബനം വേണം. ഇവിടെ പറയുന്ന പരമാർത്ഥ തത്വം അത് ധ്യാനത്തിന് വിഷയമല്ല. അത് മുമ്പേ പറഞ്ഞു, അത് കേവലം അറിയാനുള്ളതാണ്. അത് പരമാർത്ഥമാണ്, നിരൂപമാണ്, അത് മായാശൂന്യമാണ് എന്നെല്ലാം അറിയാനേ കഴിയും. അങ്ങനെ അറിയുന്നുണ്ടല്ലോ. പക്ഷെ അത് ബുദ്ധിക്ക് വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങനെ ധ്യാനിക്കാൻ കഴിയത്തില്ല. ധ്യാനിക്കണമെങ്കിൽ എന്ത് വേണം? ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ എന്റെ അർത്ഥം? ധ്യേയമായ വസ്തുവിനെ ബുദ്ധിക്ക് വിഷയമാക്കുക എന്നാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനത്തിൽ അങ്ങനെയല്ല. ജ്ഞാനത്തിൽ വിഷയം ബുദ്ധിക്ക് വിഷയമാകാം, വിഷയമാകാതെ ഇരിക്കാം. വിഷയമാകുന്ന ഇങ്ങനെ പുസ്തകത്തെ അറിയുന്നു, ബുദ്ധിക്ക് വിഷയമാണ്. പക്ഷേ തത്വത്തെ അറിയുന്നു, എങ്ങനെ അറിയുന്നു? അത് ബുദ്ധിക്ക് വിഷയമല്ല എന്നറിയുന്നു. ഏതൊരു തത്വമാണോ ബുദ്ധിക്ക് വിഷയം അല്ല എന്നറിയുന്നത്, അതെങ്ങനെ ബുദ്ധിക്ക് വിഷയമാകും? ഇത് ബുദ്ധിക്ക് വിഷയമാണ് എന്നറിയുന്നെങ്കിൽ ശരി, ഇതങ്ങനെയല്ല. തത്വത്തെ അറിയുന്ന എങ്ങനെ? അത് ബുദ്ധിക്ക് വിഷയമേ അല്ല, അതാണ് അതിന്റെ സ്വരൂപം. അതാണ് പറഞ്ഞാൽ പരമാണു. പരമാണുവിനെ അറിയുന്ന എന്താണ്? അത് കണ്ണുകൊണ്ട് ഗ്രഹിക്കത്തക്കതല്ല എന്ന് പറഞ്ഞാൽ എന്താ? അത് കണ്ണുകൊണ്ട് ഗ്രഹിക്കും. പരമാണുവിനെ കണ്ണുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയും? കാരണം അതിനെ അറിയുന്നത് അങ്ങനെയാണ്, അത് കണ്ണുകൊണ്ട് ഗ്രഹിക്കത്തക്കതല്ല. അല്ല, പരമാർത്ഥ തത്വത്തെ അറിയുന്നു അങ്ങനെ, ഇത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കത്തക്കതല്ല. അതിനെ ബുദ്ധിക്ക് അത് വിഷയമാകുന്നില്ലല്ലോ, എന്നാൽ അതിനെ അറിയുന്നുണ്ട്. എങ്ങനെ? അവാങ്മനോ ഗോചരമായി തത്വത്തെ അറിയാം. അതാണ് അറിവും ഉപാസനയും തമ്മിലുള്ള വ്യത്യാസം. ഉപാസനയിൽ അല്ലെങ്കിൽ ധ്യാനത്തിൽ അത് പോണം. ഏതിനാണോ ധ്യാനിക്കേണ്ടത് അത് ബുദ്ധിക്ക് വിഷയമാകും. വിഷയമാകുക എന്നുള്ള മാത്രമല്ല, ആ ധ്യാനത്തിന്റെ പരമമായ കാഷ്ടയിൽ അത് ബുദ്ധിക്ക് പ്രത്യക്ഷമാകുകയും വേണം. ആണ് യോഗികൾ പറയുന്നു. അതാണ് ഏതൊരു വിഷയത്തെക്കുറിച്ചാണോ ധ്യാനിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ചുള്ള സംപ്രജ്ഞാനം അതുണ്ടാവണം. അതാണ് ധ്യാനത്തിന്റെ വിശേഷം. അത് ബുദ്ധിയിൽ പ്രകാശിക്കുന്നു. എന്തിന്? ഇപ്പോ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അറിവ് സത്യമാണോ അതോ അത് ഭ്രമമാണോ, രണ്ടുമാകാം. ഭ്രമമാണെങ്കിൽ തന്നെ അത് എളുപ്പം തിരിച്ചറിഞ്ഞെന്ന് വരത്തില്ല. ആകാശത്തിൽ നീലരൂപമുണ്ടെന്ന് ധരിക്കുന്നു, ഇത് വാസ്തവത്തിൽ ഇത് ഭ്രമമാണ്, പക്ഷെ തിരിച്ചറിയുന്നില്ല. ഒരാൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ധരിക്കുന്നു, ആകാശത്തിൽ നീല നിറമുണ്ട് എന്ന് ധരിക്കുന്നു. വാസ്തവത്തിൽ ആകാശം നീരൂപമാണ്. പക്ഷെ ആ രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നവൻ മാത്രമേ മനസ്സിലാവൂ എന്റെ അനുഭവം ഭ്രമമാണ്. അല്ലാത്തവർക്കോ അത് ജീവിതം അന്തിം വരെ സത്യമാണ്. നമുക്കുണ്ടാകുന്ന പല അനുഭവങ്ങളും സത്യമാണോ ഭ്രമമാണോ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ യോഗി എന്താണ് ആഗ്രഹിക്കുന്നത്? ധ്യാനിക്കുന്നവൻ ആ വിഷയത്തിന്റെ സത്യാവസ്ഥ അറിയണം, അതിന്റെ പരമാർത്ഥം എന്താണെന്ന് അറിയണം. അസ്മിത തന്നിലിരിക്കുന്ന അഹംബുദ്ധിക്ക് ആധാരമായിരിക്കുന്ന തത്വം, അതിന്റെ പരമാർത്ഥം എന്തെന്നറിയണം. അതിനുവേണ്ടി അതിനെ ധ്യാനിക്കുന്നു. ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു അവിടെ? അതിന് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രസംഖ്യാനം എന്നവർ പറയുന്നു. എന്നുവെച്ചാൽ സമീപമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അത് സാധാരണഗതി ഉണ്ടാകത്തില്ല. സാധാരണഗതിയിൽ പരമാവധി ഉണ്ടാകുന്ന ഇങ്ങനെ അഹം എന്നൊരു ബുദ്ധി ഉണ്ടാകുന്നു. അതെന്താണ്? ചിത്തവും ചിത്തും തമ്മിൽ കൂടിക്കലർന്നിരിക്കുന്നതാണ്. അവിടെ അവിദ്യയുണ്ട്, മിഥ്യാജ്ഞാനമുണ്ട്. അതുപോരാ, യഥാർത്ഥമായ ജ്ഞാനത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ധ്യാനിക്കണം. അതിനോട് ഉപാസന എന്നും പറയുന്നു. അപ്പോ ഇവിടെ എന്താണ്? വിഷ്ണുവിന്റെ യഥാർത്ഥമായ സ്വരൂപത്തിന് വേണ്ടി ധ്യാനിക്കുന്നു, യഥാർത്ഥമായ ബോധം ഉണ്ടാകുന്നു. അപ്പോ അതിന് ആലംബനം വേണം, ആലംബനമില്ലാതെ ധ്യാനിക്കാൻ കഴിയില്ല. അത് പറയുന്നു ചതുർഭുജമായ രൂപത്തെ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കുമ്പോൾ പറയുന്നു, നീ ധ്യാനിച്ച് സാക്ഷാത്കരിക്കുന്ന ഈ രൂപം ഇത് പരമാർത്ഥമല്ല. പിന്നെന്താ അത് പ്രത്യക്ഷമാകുന്നത്? അത് മായാമയമായി ഞാൻ തന്നെ സൃഷ്ടിച്ച രൂപമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ അറിയേണ്ടത്? ഈ സഗുണ രൂപമല്ല പരമാർത്ഥം. എങ്ങനെ അറിയണം? മൈവം മാം ഞാതും അർഹസി, നീ എന്നെ ഇങ്ങനെ അറിയരുത്. ഇതാണ് പരമാർത്ഥം തരുന്നത്. എന്നുവെച്ചാൽ അത് കേവലം ധ്യാനത്തിന് ബുദ്ധിക്കുള്ള ഒരു ആലംബനം മാത്രമാണ്. സാക്ഷാത്കരിക്കേണ്ട തത്വം അതല്ല. മായാമയമായ ഒന്നിനെ സാക്ഷാത്കരിച്ചിട്ടെന്താ? അപ്പൊ സാക്ഷാത്കരിക്കേണ്ട എന്താണോ? യസാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്നാണ് സാക്ഷാത്കരിക്കേണ്ടത്. അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് സഗുണമായ തന്റെ രൂപത്തെക്കുറിച്ച് പറയുമ്പോഴും ഭഗവാൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു നാരദനോട്. പക്ഷെ സാധാരണ ഭക്തന്മാരെന്താ ചെയ്യുന്നത്? ആ രൂപത്തെ ധ്യാനിച്ചിട്ട് രൂപത്തെ സാക്ഷാത്കരിച്ചിട്ട് ആ രൂപമാണ് സത്യമെന്ന് ധരിക്കും. ആ സാക്ഷാത്കാരം എന്താണ്? ഭ്രാന്തിയാണ്. സാക്ഷാത്കാരം രണ്ടു തരത്തിൽ വരാം. യഥാർത്ഥമായും വരാം, ഭ്രാന്തമായും വരാം. മരുഭൂമിയിലുള്ള ജലത്തിന്റെ സാക്ഷാത്കാരം ഭ്രാന്തിയാണ്. പരമാത്മാവിനെ ചതുർഭുജനായി ഗ്രഹിക്കുന്നത് ഭ്രാന്തിയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് മായാമയം എന്ന് പറയുന്നത്. നീ അങ്ങനെ ധരിക്കരുത് എന്നാണ്. ഇത് സ്മരണ. അതുകൊണ്ട് ഈ രൂപം സാധക അനുഗ്രഹാർത്ഥം, സാധകന് അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തെ കാണിച്ചിരിക്കുന്നത്. അവിച്ച എത്രത്തു നിരസ്ത സർവവിശേഷം പാരമേശ്വര രൂപം ഉപദിശിതേ ഭവതി തത്ര ശാസ്ത്രം. അത് മാത്രമല്ല, ഇങ്ങനെ രൂപത്തോടുകൂടി നിർദ്ദേശിച്ചിട്ട് ഉടനെ തന്നെ നിരസ്ത സർവവിശേഷം ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് പരമേശ്വരൻ രൂപം, പരമേശ്വരന്റേതായ വാസ്തവരൂപം അത് ഉപദേശിക്കുകയും ഈ ദേവതാ ഉപാസനകളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലെല്ലാം പുരാണങ്ങളിലും അല്ലെങ്കിൽ ഈശ്വരനെ മൂർത്തി രൂപത്തിൽ ഉപാസിക്കാൻ പറയുന്നിടത്തെല്ലാം ഈശ്വരന്റെ ആ രൂപങ്ങളെക്കുറിച്ചെല്ലാം വർണ്ണിച്ചിട്ട് ഉടൻ തന്നെ പറയും തത്വം ഇന്നതാണോ, അല്ലെങ്കിൽ തത്വത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ രൂപങ്ങളെക്കുറിച്ച് പറയുന്നത്. പാദാദി കേശം, കേശാദി പാദം, ഇങ്ങനെയെല്ലാം പറയുന്നത്. ഉപാസകൻ തത്വത്തെ അറിയണം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുഭവിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം, ഇത്രയൊക്കെ വർണ്ണിച്ചതിന് ശേഷമാണ് പിന്നെ പാദാദി കേശം, കേശാദി പാദം വർണ്ണനോടങ്ങും. അപ്പൊ എന്തിനു വേണ്ടി? പരമാർത്ഥം ഇതാണ്, മറ്റത് കേവലം ബുദ്ധിക്കൊരു ആലംബനമാണ്. പക്ഷേ നമ്മുടെ ഭക്തജനങ്ങൾ അങ്ങനെയല്ല, അവരെന്ത് ചെയ്യും? പരമാർത്ഥത്തെ അങ്ങ് വിസ്മരിക്കും. ആദ്യം പറഞ്ഞതിന് യാതൊരു വിലയില്ല. അത് പാടാനുള്ളത് കാലാവധി ദേശാവധി നിർമുക്തം, അത് പാടിക്കളയും. പിന്നെ ബാക്കി വരുന്നത് എന്താണ്? അതാണ് കാര്യമായിട്ടെടുക്കുന്നത്. അത് കാര്യമായിട്ടെടുക്കുന്ന വെച്ചാൽ അത് പരമാർത്ഥമാണെന്നുള്ള ഭാവനയിൽ അതിനുപാസിക്കും. അതുകൊണ്ട് ഭഗവാൻ നാരദനോട് പറയുന്നു, നീയെങ്കിലും ധരിക്കണം, ബാക്കിയുള്ള ഭക്തന്മാരെങ്ങനെ ആയിക്കോട്ടെ, എന്താണ് ഇത്? സത്യമല്ല, പരമാർത്ഥമല്ല. അക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രുതിയും അതേ രീതി തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പരമാർത്ഥമല്ലാത്ത രൂപത്തിൽ പഠിച്ചു തൂങ്ങിയിട്ടാണ് എല്ലാ ആധ്യാത്മിക കസർത്തുകളും കാണിക്കുന്നത്. ആധ്യാത്മികമെന്ന് പേരിൽ കാണിക്കുന്ന എല്ലാ അഭ്യാസങ്ങളും ഇതിലാണ്. ആ തത്വത്തിൽ ആർക്കും തന്നെ ശ്രദ്ധ ഉണ്ടാകത്തില്ല. അതെന്താന്ന് ചോദിച്ചപ്പോഴും ഭക്തി കൂടിപ്പോയോണ്ടാണെന്ന് പറയും. ഞാൻ ഭക്തനാണ്, എനിക്കത് പറഞ്ഞിട്ടില്ലെന്ന് പറയും. ഭക്തനെ ഭഗവാൻ നേരിട്ട് ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്, ഇതാണ് ഭക്തി. പക്ഷെ പറഞ്ഞിട്ടെന്തെങ്കിലും പ്രയോജനമുണ്ടോ? ശ്രുതി അത് തന്നെ പറയുന്നു, അശബ്ദം, അസ്പർശം, അരൂപം, അമ്പ്യം, ഇത്തരത്തിൽ പറയുന്നു. സർവകാരണത്വത്തോ വികാരധർമ്മീരവി കൈശ്ചിത് വിശിഷ്ട പരമേശ്വര ഉപാസ്യത്വന നിർദ്ദിശ്യത്തെ. പിന്നെ എന്താണ് ഈ പറയുന്ന എല്ലാ നാമരൂപങ്ങൾക്കും കാരണക്കാരനായിരിക്കുന്നത്? ഈ പറഞ്ഞ അശബ്ദം, അസ്പർശം, അരൂപം, അഭയമായിരിക്കുന്ന തത്വം തന്നെ സർവകാരണത്വം. അതാണ് സർവകാരണമായിരിക്കുന്നത്. എന്തിന്? മായാമയമായിരിക്കുന്ന ഈ എല്ലാ ഭാവങ്ങൾക്കും കാരണമായിരിക്കുന്നത് അത് തന്നെയാണ്. സർവകാരണത്വത്തു വികാരധർമ്മീരപി കൈശ്ചിത് വിശിഷ്ട. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കൈശ്ചിത് വികാരധർമ്മേഹി വിശിഷ്ട, പല വികാരധർമ്മങ്ങൾ കൊണ്ടും വിശിഷ്ടനായിരിക്കുന്ന, അതാണ് ഈ പറയുന്ന സംഘചക്ര ഗതാപത്മങ്ങളോടുകൂടി ചതുർഭുജനായി, അല്ലെങ്കിൽ ഇതാണ് പാമ്പും പൊലിത്തോലും, ഇങ്ങനെയുള്ള നാനാരൂപത്തിൽ പരമേശ്വര ഉപാസ്യത്വേന നിർദ്ദേശ്യത്തെ. അങ്ങനെ പരമേശ്വരന് പലതരത്തിലുള്ള രൂപത്തോടുകൂടി നിർദ്ദേശിക്കുന്നു. ഇവിടെ പറഞ്ഞു താടിയും തലമുടിയൊക്കെ ഉള്ള ഒരാളായിട്ട് ഇവിടെ നിർദ്ദേശിച്ചു. അതിൽ എന്താണ്, ചിലപ്പോൾ പല രൂപത്തിൽ നിർദ്ദേശിക്കും, ചിലടത്ത് പല ശ്രുതിയിൽ മറ്റും എന്താണ് പല ഗുണങ്ങളോടുകൂടി നിർദ്ദേശിക്കുക. അങ്ങനെ സർവകാമ, സർവകർമ്മ, സർവകാമ, സർവഗന്ധ, സർവരസ എന്ന് പറയും. സർവഗന്ധനായി, സർവരസനായി, സർവകാമനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ഇതെല്ലാം വെറും കൽപ്പനകൾ. കാരണം ഈ ജീവന് പരിചയമുള്ള എന്തൊക്കെയാണ്? രസം, ഗന്ധം, കാമം, കർമ്മം, ഇതൊക്കെയാണ് പരിചയമുള്ളത്. അപ്പൊ ഈ പരിചയമുള്ള ഭാവങ്ങളുടെ പൂർണ്ണത എന്ന് തത്വത്തെ നിർദ്ദേശിക്കുന്നു. അവിടെ പ്രധാനമായി വരുന്നത് അത് ഗുണമായാലും ശരി, രൂപമായാലും ശരി, കർമ്മമായാലും ശരി, അതിനെ സത്യമെന്ന് കരുതരുത്. അത് സത്യമെന്ന് കരുതിയല്ല വാസിക്കുന്നത്. അപ്പം മൂർത്തി പൂജയിലും അത് തന്നെയാണ്. മൂർത്തിയെ പൂജിക്കുന്നു, മൂർത്തിയെ സത്യമെന്ന് കരുതി പൂജിക്കരുത് എന്നാ പറയുക. അതല്ല, എന്റെ മൂർത്തി എന്തിനാ? അത് കേവലം തന്റെ ഉപാസനയ്ക്ക് ധ്യാനത്തിന് ഒരു ആലംബമായിട്ട് മാത്രം. അത് ഉപാസിക്കുന്നവൻ തന്നെ അറിയണം അത് പരമാർത്ഥമല്ല എന്നറിയണം. തഥാ ഹിരണ്യ ശ്മശ്വത്വാദി നിർദ്ദേശവും ഭവിഷ്യതി. ഇതുപോലെ കണക്കാക്കിയാൽ മതി ഇവിടെ താടിയും തലമുടിയും എല്ലാം പറഞ്ഞത്. അതെല്ലാം പരമാത്മാവിൽ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. വെറും അതിനൊരു ഒരു തലത്തിലും അതിന് സത്യത്വ ബുദ്ധി വരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് മായാമയം എന്ന് പറഞ്ഞത്. യദ്യപി ആധാരശ്രവണ എന്ന പരമേശ്വരീതി പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം സ്വേ മഹിമനി പ്രതിഷ്ഠത, സ്വമഹിമയിൽ പ്രതിഷ്ഠിതനാണ്, സ്വസ്വരൂപം തന്നെ തന്റെ പ്രതിഷ്ഠ, തന്റെ ആധാരം, തനിക്ക് ആധാരമായി മറ്റൊന്നുമില്ല. ഇവിടെ പറയുന്നു ആദിത്യമണ്ഡലത്തിലാണ്, അക്ഷിയിലാണ്. ഓ, ഒരു ആധാരം. ഇത് ആർക്കാ വേണ്ടി വരുന്നത്? സശരീരത്തോടുകൂടി ഇരിക്കുന്ന ഒരുവനാണ്. ഒരു യോഗിക്ക് അത് വേണം, ഇരിക്കാനൊരു സ്ഥലം വേണം. പരമേശ്വരന് അതിന്റെ ആവശ്യമില്ലല്ലോ. ആധാരശ്രമണം എന്ന പരമേശ്വര അത്ര വെച്ചത് സ്വമഹിമ പ്രതിഷ്ഠസ്യ അപി ആധാര വിശേഷ ഉപദേശ ഉപാസനാർത്ഥോ ഭവിഷ്യതി. തത്വം സ്വമഹിമ പ്രതിഷ്ഠമാണ്, സ്വസ്വരൂപസ്ഥിതമാണ്. അത് നിരാശ്രയമാണ്, നിരപേക്ഷമാണ്, ഒന്നിനെ ആശ്രയിക്കുന്നില്ല. അങ്ങനെയാണെങ്കിലും ഉപാസനാർത്ഥോ ആധാര വിശേഷ ഉപദേശ ഉപാസനയ്ക്ക് വേണ്ടി ആധാരങ്ങളെ നിർദ്ദേശിക്കുക. എന്താണ് പറയുന്നത്? ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കുക, ഹൃദയത്തിൽ ധ്യാനിക്കുക, ഹൃദയ ആകാശത്തിൽ ധ്യാനിക്കുക. ഇങ്ങനെ പലതരത്തിൽ ഉപാസനയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ നിർദ്ദേശിക്കുന്നത്. അല്ലാതെ അവിടെ അങ്ങനെ ഒരു ആധാരത്തിൽ ഇരിക്കുന്ന, ഒരു പ്രത്യേക ആസനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലല്ല. ഈ ശരീരത്തിലോ അല്ലെങ്കിൽ ഈ ശരീരത്തിന് ബാഹ്യമായി ലോകത്തിലോ ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അതിനും ബാഹ്യമായി സ്വർഗലോകത്തിലോ എവിടെയെങ്കിലും ഒരു പ്രത്യേക ആധാരത്തിൽ ഇരിക്കുന്ന ഒന്നല്ല ഈശ്വരതത്വം. ഉപാസന കണ്ടും ഉദ്ദേശിക്കുന്നത് തത്വഗ്രഹണമാണ്, ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത്. തത്വസാക്ഷാത്കാരമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഉപാസനയ്ക്ക് വേണ്ടി ആധാരം അതിനെ നിർദ്ദേശിച്ചിരിക്കുന്നു. സർവകഥത്വ ബ്രഹ്മണോ വ്യോമവ സർവാന്തരത്വത്തേ. കാരണം തത്വം എങ്ങനെയാണത്? സർവഗതമാണ്, സർവവ്യാപിയാണ്. അതിനെങ്ങനെ ഒരു അമ്പലത്തിന്റെ അകത്തിരുത്തുന്നത്? പിന്നെ അതിനെല്ലാം പ്രാധാന്യം വരുന്ന എന്തിന്? അതുകൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നു. അതുകൊണ്ടാണ് മറ്റു തൊഴിലുകളൊക്കെ ചെയ്ത് ജീവിക്കുന്നതിനേക്കാളും അധികം വേർക്കാതെ അതുകൊണ്ട് ജീവിക്കാം. നമ്മളൊക്കെ അതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അതിനൊക്കെ പ്രചാരം കൊടുക്കുന്നു. വാസ്തവത്തിൽ തത്വം എന്താണ്? സർവഗതമാണ്, സർവവ്യാപിയാണ്. അങ്ങനെ തത്വത്തെ ഗ്രഹിക്കാനാണ് ഭക്തന്മാരെ ബോധിപ്പിക്കേണ്ടത്. അതാണ് ഭക്തി. അതിന് നമുക്കൊരു സമാധാനമുണ്ട്. എന്താണ്? ഓ, അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള തത്വമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കാം. അവർക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. അവർക്ക് ആവശ്യമുള്ള അവരെ തിരഞ്ഞെടുത്തോളൂ. അതങ്ങനെയാണല്ലോ, അവർക്ക് ആവശ്യമുള്ളതിന് അവർ ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോ അതല്ല, അവർക്ക് എന്താ ആവശ്യമുള്ളതെന്നുള്ളത് ബോധമുള്ളവൻ തീരുമാനിക്കണം. ഇന്നതാണ് അവർക്ക് ആവശ്യമുള്ളത്. അവരുടെ താല്പര്യം എന്തോ അതല്ല അവരുടെ ആവശ്യം. അറിവുള്ളവരത് തീരുമാനിക്കുന്നു, ഇന്നതാണ് അവരുടെ ആവശ്യം, എന്നിട്ട് അതവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. അതാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്. അവർക്കെന്താണ് വേണ്ടത്? സമ്യക്തായ ജ്ഞാനം, ശരിയായ ബോധം. ആ ശരിയായ ബോധത്തിന് ശരിയായ തത്വത്തെ തന്നെ ഉപദേശിച്ചു കൊടുക്കുക, ഇന്നതാണ്. എന്നാലും സത്വത്തെ ശരി, പക്ഷെ അങ്ങനെ തത്വത്തെ ഉപദേശിച്ചു കൊടുത്ത അവർക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉപാസനയെ ഉപദേശിച്ചു കൊടുക്കുന്നത്. ശരി, അത് തന്നെ ഇവിടെയും പറയുന്നത്, തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാത്തവന് ഉപാസനയെ ഉപദേശിച്ചു കൊടുക്കുന്നു. പക്ഷെ ആ ഉപാസന എങ്ങനെയുള്ളതായിരിക്കണം? ഉപാസന എന്ന് പറയുന്നത് തത്വത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കണം. ഉപാസനയിൽ തന്നെ അവനെ ബോധ്യപ്പെടുത്തണം. എന്താണോ, എന്താണ് അതിന് സത്യമായിരിക്കുന്നത്, എന്താണ് അതിന് തത്വം, എന്താണ് അവിടെ മായാമയമായിരിക്കുന്നത്, ഇതുകൂടെ ബോധിപ്പിക്കണം. മറിച്ച് എന്താ ചെയ്യുന്നത്? അവനെ മായാമയമായിരിക്കുന്ന സത്യമെന്ന് ബോധിപ്പിക്കും. അത് ശരിയല്ലെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയല്ല, അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ഉപാസനയെ ബോധിപ്പിക്കാം, തത്വത്തെ ഗ്രഹിക്കാൻ വയ്യ കഴിയില്ല ഒരുവനെങ്കിൽ അവൻ ഉപാസനയെ ബോധിപ്പിക്കും. പക്ഷെ ഉപാസനയുടെ തത്വത്തെ ബോധിപ്പിക്കുന്നു. അതാണ് ഭഗവാൻ പറഞ്ഞത്, മൈവം ജ്ഞാതും അർഹസി, നീ എന്നെ ഇങ്ങനെ കാണരുത്. സർവത്ര അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ തിരിച്ചാണ് ലോകത്ത് പ്രചാരത്തിലിരിക്കുന്നത്. എന്ത് ചെയ്യുന്നു? അസത്യത്തെ സത്യമെന്ന് ബോധിപ്പിക്കും. ഇവിടെ പറയുന്നതല്ല, അസത്യത്തെ അസത്യമെന്ന് തന്നെ ബോധിപ്പിക്കുക. അത് കേവലം ഉപാസനയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ബോധിപ്പിക്കുക. ഉപാസിക്കാൻ വേണ്ടി മാത്രം അതിനെ സ്വീകരിക്കുക, അതിലെ പരമാർത്ഥത്തെ ഗ്രഹിപ്പിക്കുക. അങ്ങനെയാണ് ലോകത്തിനെ ബോധവൽക്കരിക്കേണ്ടത്. സർവതത്വാ ബ്രഹ്മണ, ഇത് സർവവ്യാപിയാണ്. ലവ്യമുവത് ആകാശത്തെ പോലെ സർവാന്തരത്വത്തെ, ഇത് സർവാന്തരമാണ്, സർവവ്യാപിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു സ്ഥാനം അതിനെ നിർദ്ദേശിക്കാനില്ല. ഇന്ന സ്ഥലത്ത് പോയാൽ ദൈവത്തെ കാണാം എന്ന് പ്രത്യേകിച്ച് ഉപദേശിക്കേണ്ട കാര്യമില്ലെന്നാണ്. ഇന്ന സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് ഉപാസിക്കാം, അത് പറയാം. പക്ഷേ നേദം തതുപാസതെ, നിങ്ങൾ സത്യമെന്ന് കരുതി ഉപാസിക്കുന്നുണ്ടല്ലോ അതല്ല ദൈവം എന്നുകൂടെ പറഞ്ഞു കൊടുക്കണം. എന്നാലേ മനുഷ്യനെ അന്ധതയിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും. മറ്റങ്ങനെയല്ല, അന്ധതയിൽ നിന്നും അവനെ അന്ധതയിലേക്ക് നയിക്കുക. പിന്നെ കരകയറാനുള്ള യാതൊരു വഴിയില്ലാതായി പോകും. തസ്മാത് പരമേശ്വരേവ അക്ഷയാദിത്യയോ അന്തരുപദിശ്യതേ, അവനോട് പറയുന്നു. അക്ഷയിലായാലും ശരി, ആദിത്യനിലായാലും ശരി, ശ്രുതി ഉപദേശിക്കുന്നത് ആ പരമാത്മാവിനെ തന്നെയാണ്, പരമമായ തത്വത്തെ തന്നെയാണ്. അന്തരധികരണത്തിന്റെ കൽപ്പിക്കും. അന്ധ തദ്ധർമ്മോപദേശ. ഇവിടെ ഒരു സൂത്രം കൂടിയുണ്ട്, ഭേദവ്യപദേശ അന്യ അസ്ഥിജാദിത്യാദി ശരീരാഭിമാനിഭ്യോ ജീവേഭ്യോ അന്യഹ ഈശ്വരോ അന്തര്യാമി. ആദിത്യാദി ശരീരാഭിമാനിയായിരിക്കുന്ന അവിടെ ജീവനുണ്ട്, അത് പറയുന്നുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിലുള്ള ഒരു ജീവഭാവമുണ്ട് എന്നാണ്. ഉദാഹരണം ഈ മനുഷ്യ ശരീരം തന്നെ. മനുഷ്യ ശരീരം എടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യ ശരീരത്തിനൊരു ജീവഭാവമുണ്ട്, അതേ മനുഷ്യ ശരീരത്തിൽ തന്നെ ഒരു പരമാത്മഭാവമുണ്ട്. ജീവഭാവത്തെ അവർക്ക് ഉപദേശിക്കേണ്ട കാര്യമില്ല, അതിനെ ഉപാസിക്കാൻ പറയേണ്ട കാര്യമില്ല, എന്തുകൊണ്ട്? അത് സർവസിദ്ധമാണ്. അതിനാണ് മനുഷ്യൻ ബോധമില്ലാതെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത്, തന്നെ തന്നെ ഉപാസിക്കുകയാണ്, അഹമഹം. അതിന് ആ ഉപാസനയാണ് നമ്മൾ പറയുന്നത് സ്വാർത്ഥത. ഇത് സർവത്രയുണ്ട്. ഈ സ്വാർത്ഥ ഉപാസനയല്ല ഇവിടെ ശ്രുതി ഉപദേശിക്കുന്നത്. അതിലൊരു തത്വമുണ്ട്, അതിനുപാസിക്കാൻ പറയുകയാണ്. തത്വത്തെ എങ്ങനെ നേരിട്ട് ഉപാസിക്കാൻ കഴിയുമോ? ഇല്ല. അതിനൊരു രൂപത്തെ കൊടുത്തു, ഈ രൂപത്തിലൂടെ, മായാമയമായ ഈ രൂപത്തിലൂടെ തത്വത്തെ ഉപദേശിക്കുക എന്നാണ് ഉപാസകനോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ജീവ ഉപാസനയല്ല. ആദിത്യൻ എന്ന് പറയുന്ന ഒരു പിണ്ഡമാണ് അവിടെ. ആദിത്യ അഭിമാനിയായ ഒരു ജീവൻ അവിടെ കാണും. ചക്ഷു എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയമാണ്. ചക്ഷുരഭിമാനിയായ ഒരു ജീവൻ അവിടെ കാണും. അത് പറയുന്നുണ്ടല്ലോ, കൈക്കും കാലിനും ശരീരത്തിന് ഏതൊക്കെ അവയവങ്ങളുണ്ടോ അവിടെയെല്ലാം തത്തദഭിമാനിയായ ഒരു ജീവനുണ്ടെന്ന് അങ്ങനെ പറയുന്നു. അതിന് ഈ ശരീരാഭിമാനിയായി വരുമ്പം പറയും അത് ജീവൻ, ശരീരാഭിമാനിയായിരിക്കുന്ന ജീവരൂപം. അത് സൂക്ഷ്മമായ കാര്യങ്ങളിൽ അഭിമാനിക്കുമ്പോൾ പറയും അത് തത്തത് സൂക്ഷ്മ അഭിമാനികളായ ദേവതാരൂപം, അങ്ങനെ പറയും. അത് ദേവതാരൂപം എന്ന് പറഞ്ഞാലും ശരീരാഭിമാനിയായ ജീവരൂപം എന്ന് പറഞ്ഞാലും അത് ജീവൻ തന്നെയാണ്. എന്തുകൊണ്ട്? അത് താതാത്മ്യത്തിലിരിക്കുന്നു, അഭിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ അവിടെയും കാണാം, ഒരു ജീവഭാവം അതിലും കാണും. അത് നമ്മൾ ശ്രുതി പറയുന്നതനുസരിച്ച് നമ്മൾ ജഡമെന്ന് കരുതുന്ന സർവവസ്തുക്കൾ ആ ജീവഭാവമുണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നു പുസ്തകത്തിനും ദേവതയുണ്ട്. എന്താണ് സരസ്വതി? എന്തുകൊണ്ട്? സർവത്രയുണ്ട് അത് ജീവഭാവം. പക്ഷെ അത് ദേവത എന്നെന്തുകൊണ്ട് പറയുന്നു? അത് ഈ കാണുന്ന സ്ഥൂലമായ രൂപത്തിലല്ല, അത് ശബ്ദമാണ്, ശബ്ദാത്മകമാണ്, ശബ്ദത്തിന്റെ അധിദേവതയാണ്. അതിങ്ങനെ അതിനെ വിശദീകരിക്കും. പക്ഷെ സ്ഥൂലമായ രൂപങ്ങളിൽ അഭിമാനം നേരിട്ട് കാണുമ്പോൾ പറയും അതൊരു ജീവനാണ്. മനസ്സിലും ഇന്ദ്രിയത്തിലും ശരീരത്തിലുമെല്ലാം അഭിമാനിക്കുന്നു. അതുകൊണ്ട് ആ സ്ഥൂല ദൃഷ്ടി പറയുന്നത് ജീവനാണ്, സൂക്ഷ്മദൃഷ്ടി പറയുന്നത് ദേവതയാണ്. അതിവിടെയും പറയുന്നു ആദിത്യാദി ശരീര അഭിമാനിഭ്യോ ജീവേഭ്യോ, ആദിത്യാദി പിണ്ഡങ്ങളിൽ അഭിമാനിക്കുന്ന ജീവന്മാരിൽ നിന്നും അന്യമായി ഇവിടെ പറയുന്ന എന്താണ്? ഈശ്വര അന്തര്യാമി, അന്തര്യാമിയായ ഈശ്വരൻ അവിടെ ഉണ്ടെന്നാ പറയുന്നത്. ഉപാസകൻ ഒരിക്കലും ജീവഭാവത്തെ ഉപാസിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ആ ജീവകൽപ്പന തന്നെ അവന്റെ അജ്ഞാന അധീനമാണ്, അല്ലെങ്കിൽ അവന്റെ ഭ്രാന്തിക്ക് അധീനമാണ്. ആ ഭ്രാന്തിക്ക് അധീനമായ ഈ ശരീരാഭിമാനത്തോടുകൂടിയിരിക്കുന്ന ഈ രൂപത്തെ ഇതേ രൂപത്തിൽ ഉപാസിക്കുന്നതുകൊണ്ട് അവന് ഭ്രാന്തിയിൽ നിന്ന് മുക്തിയില്ല. അതുകൊണ്ടാണ് ശരീരാഭിമാനിയായിരിക്കുന്ന ജീവന്മാർക്കൊന്നും ഒരിക്കലും മുക്തി സിദ്ധിക്കാത്തത്. ഉപാസന അവിടെ നടക്കുന്നുണ്ട്. തിന്നുന്നതും കുടിക്കുന്നതും കിടക്കുന്നതും ഉടുക്കുന്നതും ഉള്ളുന്നതും എല്ലാം ഉപാസനയാണ്. പക്ഷെ എന്തിനാ അവിടെ ഉപാസിക്കുന്നത്? അഹം. അപ്പോ ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല ഉപാസനയ്ക്ക്. ഇവിടെ എന്താ നിർദ്ദേശിക്കുന്നത്? അന്തര്യാമിയായ തത്വത്തെ ഉപാസന. അത് എവിടെ ആയാലും ശരി, പരമാത്മാവിനെയാണ് ഉപാസിക്കുന്നത്. അത് ശിവനെന്ന് പറഞ്ഞാലും വിഷ്ണു എന്ന് പറഞ്ഞാലും അവിടെയെല്ലാം ഉപാസിക്കേണ്ടത് എന്താണ്? പരമാത്മ തത്വത്തെ. ഈശ്വര അന്തര്യാമി ആദിത്യ തിഷ്ഠൻ ആദിത്യ അന്തരോ യമയതി യം ആദിത്യാ അന്തരോ യം ആദിത്യോനമേത ആദിത്യ ശരീരം യ ആദിത്യം അന്തരോ യമയതി ആത്മാ അന്തര്യാമി അമൃത ഇത് ബൃഹദാരണ്യത്തിൽ ആദിത്യ തൃഷ്ണൻ ആദിത്യനെ സ്ഥിതി ചെയ്യുന്നു. ആദിത്യ അത് അന്തരഹോ ആദിത്യൻ നിന്നും ആന്തരികമായിരിക്കുന്നു. എം ആദിത്യോനെ വേദ ആദിത്യൻ അറിയുന്നില്ല. പക്ഷെ ആദിത്യ ശരീരം ആദിത്യനാണ് അവന്റെ ശരീരം. ആദിത്യം അന്തരോയമേരി അവനാണ് ആദിത്യനെ ഉള്ളിലിരുന്നു കൊണ്ട് നിയമനം ചെയ്യുന്നത്. യേശത്തി ആത്മാ അന്തര്യാമ്യ അത് തന്നെയാണ് നിന്റെ ആത്മാവായി അന്തര്യാമിയായി അമൃതനായിരിക്കുന്നത്. ഇവിടെ ആദിത്യൻ എന്ന് പറയുന്നതിന് വെറും ശരീരം എന്നെടുത്താൽ ശരീരത്തെ സ്ഥിതി ചെയ്യുന്നു. ആ ശരീരത്തിൽ ആന്തരികമാണ്. അതിനെ ശരീരം അറിയുന്നില്ല എന്ന് വെച്ചാൽ അതിന് ശരീരാഭിമാനിയായിരിക്കുന്ന ജീവൻ അറിയുന്നില്ല എന്നവിടെ ചേർക്കും. ശരീരം എന്ന് പറയുമ്പോൾ കേവല ശരീരമാണ്. അത് കേവല ശരീരം എന്ന് പറയുന്ന നിലനിൽപ്പെടാണ്. ആ ശരീരം ചൈതന്യയുക്തമായാലേ അതിന് നിലനിൽപ്പുള്ളൂ. ചൈതന്യയുക്തമായിരിക്കുന്ന ആ ശരീരം എന്ന് പറയുന്നതാണ് ഈ ശരീരത്തിൽ പ്രകടമാകുന്ന ജീവഭാവം. അതല്ല, അതിൽ നിന്ന് വേർതിരിച്ച് പറയുകയാണ്. അതിനെ ആ ജീവൻ അറിയുന്നില്ല. തന്റെ ഉള്ളിലിരിക്കുന്ന അന്തര്യാമി സ്വരൂപത്തെ താൻ അറിയുന്നില്ല. ഈശ്വര സർവഭൂതാന പ്രദേശി അർജുന തിഷ്ഠതി ഭ്രാമയൻ മാം ജീവാന്ത ശരീരസ്വം എത്രയോ ഭാഗത്ത് അത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം എന്താണ്, ശരീര അന്തസ്ഥിതനായിരിക്കുന്നു, പക്ഷെ ജീവൻ അതിനെ അറിയുന്നില്ല. അപ്പൊ ജീവനിൽ നിന്ന് അവിടെ വേർതിരിച്ച് കാണിക്കുന്നത് പരമാത്മഭാവമാണ്. അതാണ് സർവാത്മഭാവം. അതിനാണ് ഉപാസിക്കാൻ ആവശ്യപ്പെടുന്നത്, അല്ല ജീവഭാവത്തെയല്ല. പുറോഷി പറയുന്ന എന്താണ്, ജീവഭാവത്തെ ഉപാസിക്കാൻ പറയുന്നു. ഈ ശരീര അഭിമാനത്തോടുകൂടിയിരിക്കുന്നു. ആ ശരീര അഭിമാനത്തോടുകൂടിയിരിക്കുന്ന സാധാരണ ജീവന്മാരെ ഉപാസിച്ചാൽ പോരാ, അത് അണിമാതി ഐശ്വര്യങ്ങളൊക്കെ സിദ്ധിച്ച് ആദിത്യ ലോകത്തിൽ എത്തിച്ചേരുന്ന ഒരു ദിവ്യപുരുഷൻ അവനെ ഉപാസിക്കുന്ന ഒന്നാണ് പറയുന്നത്. പോലെ പരമാത്മാവിനെ തന്നെ ഉപാസിക്കണം. ഇനിയിവിടെ ഉപാസിച്ചാലും ഇനി ഒരു യോഗിയെ ഉപാസിച്ചാലും എന്താണ്, തത്വത്തെ ഉപാസിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, യദ്യദ്വിഭൂതിമ ശ്രീമത് ഊർജിതമായിട്ടുള്ള ഏത് തത്വവും ഈശ്വരാംശമാണ്. അതുകൊണ്ട് ഏതിനെ ഉപാസിക്കും? പക്ഷെ അത് തത്വത്തെയാണ് ഉപാസിക്കേണ്ടത്. സ്വയം തന്നെ ഈ ഉപാസനയൊന്നും കൂടാതെ തന്നെ മനുഷ്യൻ ഭ്രാന്തനാണ്. പിന്നെ ഉപാസനയിൽ എന്തിനാ ഭ്രാന്തി? അതിന്റെ ആവശ്യമില്ലെന്നാണ്. ഭേദവ്യപദേശ ഇങ്ങനെ ശ്രുതിയിലും ഭേദത്തെ പറഞ്ഞിരിക്കുന്നു. എങ്ങനെ അജീവനെയും പരമാത്മാവിനെയും, ജീവതത്വത്തെയും പരമാത്മതത്വത്തെയും വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നു. തത്രഹി ആദിത്യാതന്തരോ എം ആദിത്യോന വേദയിതി വേദിത്തിൽ ആദിത്യാത് വിജ്ഞാനാത്മനോ അന്യോ അന്തര്യാമി സ്പഷ്ടം നിർദ്ദേശിച്ചത്. അവിടെ പറയുന്നു, അവിടെ തന്നെ ആദിത്യോന വേദ, ആദിത്യൻ അറിയാത്തവൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ വേദിതാവായി ഒരാളുണ്ട് ആദിത്യനല്ല. അതാണ് ജീവഭാവം. ഈ ശരീരത്തിലുള്ളതുപോലെയാണ് വേദിതാവായിരിക്കുന്ന ആദിത്യനാകുന്ന വിജ്ഞാനാത്മാവിൽ നിന്ന് വെച്ചാൽ ജീവഭാവം. അന്യോ അന്തര്യാമിയാ, അന്യമായ അന്തര്യാമി. അതാണ് ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാൻ സ്വയം പറയുന്നത് എന്താണ്, ഹൃദയസി അർജുന തിഷ്ഠതി, ഞാൻ ഹൃദയദേശത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ നിന്റെ ഹൃദയദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ, നീ അറിയാത്തവനായ ഞാൻ, നിന്നിൽ നിന്നും വേറെയാണ്. അതുകൊണ്ട് നീ നിന്നിൽ നിന്നും ഭിന്നനായിരിക്കുന്ന എന്നെ ഉപാസിക്കണം എന്നല്ല പറയുന്നത്. അങ്ങനെയല്ല അവിടെ പറയുന്നു. പിന്നെയോ, നിന്റെയും തത്വമായിരിക്കുന്നതാണ് അന്തര്യാമിയായിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായി പറഞ്ഞു, എന്താ, അഹം ആത്മാ ഉടാകേശ സർവഭൂതാശയസ്ഥിത ആത്മാ ആത്മസ്വരൂപത്തിൽ ഞാൻ തന്നെയാണ് സർവഭൂതാശയസ്ഥിതനായിരിക്കുന്നത്. അല്ല, നിന്റെ ഹൃദയത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറൊരു സാധനമാണ്, അങ്ങനെ ധരിക്കരുത്. അപ്പോൾ ധ്യാനിക്കുന്നവൻ എന്താ ചെയ്യുന്നത്? തൻ്റെ ഹൃദയത്തിൽ വലിയ സിംഹാസനമൊക്കെ കൽപ്പിച്ചിട്ട് അവിടെ ഈശ്വരനെ പ്രതിഷ്ഠിച്ച് ഉപാസിക്കുന്നു. ഒരു വിരോധവുമില്ല, അങ്ങനെ ചെയ്യാം. പക്ഷേ എന്താണ് പറയുന്നത്? അഹം ആത്മാകുടാകേശ, ഞാൻ തന്നെയാണ് അവിടെ ആശയസ്ഥിതനായിരിക്കുന്നത് എന്നുള്ള തത്വത്തെ ഗ്രഹിച്ചിട്ട് വേണം ഉപാസനം. ആ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് വേണം, അതാണ് ഉപാസനം. തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഉപാസനം എന്ന് ചോദിച്ചു. പക്ഷെ ഈ ഗ്രഹണം പോരാ. ഈ ഗ്രഹണം കൊണ്ടെന്താണ്? തത്വത്തിന് സംസാരത്തിന് നിവൃത്തി സംഭവിക്കുന്നില്ല. എന്തിനു? സ്വയം ഇത് തത്വ ആണെന്ന് പോലും അവൻ ഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും കേട്ടു കഴിഞ്ഞാലും അവന്റെ ഉള്ളിൽ ആ ബോധം വരുന്നില്ല. എന്താണ് തത്വം, എന്താണ് തത്വമല്ലാത്തത്? ആത്മാനാത്മവിവേകം അവന്റെ ഉള്ളിൽ തെളിയുന്നില്ല. എന്ത് ചെയ്യണം? അവിടെ അവന് ഉപാസന ആവശ്യമാണ്. ഏത് തത്വത്തെയാണോ ആദ്യം ബോധിപ്പിച്ചത് അതിന്റെ തന്നെ പൂർണമായ സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം, അതിനുവേണ്ടിയാണ് ഇവിടെ ഉപാസന ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലാണ് ഇവിടെയും പറയുന്നത് തന്നെ. ആദിത്യാ തന്ത്രോ എം ആദിത്യുവിനെ വേദ ഇത് വേദ ആദിത്യാ വിജ്ഞാനാത്മന. അവിടെ ഒരു വിജ്ഞാനാത്മാവുണ്ടെന്ന് വെച്ചാൽ ജീവഭാവം. അതിന് അന്യോ അന്തര്യാമി, അന്യമായ ഒരു അന്തര്യാമിയെ അവിടെ നിർദ്ദേശിക്കുന്നു. അവിടെ അന്യമാക്കുന്നതിനു വേണ്ടി, ഉപാസനയ്ക്ക് വേണ്ടി. പരമാർത്ഥത്തിലോ അത് ആ വേദിതാവിന്റെയും സ്വരൂപമാണ്. അന്യഭാവം ഉണ്ടെങ്കിലും ഉപാസന നടക്കത്തുള്ളൂ. തത്വത്തിൽ നിശ്ചയമുണ്ടവന് പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. കാരണം തത്വമല്ലാത്ത എന്തെന്നവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഭഗവാൻ നിർദ്ദേശിച്ച മായാമയം എന്ന് പറയുന്നത് എന്താണെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ആരാരെ ധ്യാനിക്കാനാണ്? അതിന്റെ ആവശ്യമില്ല. പക്ഷേ മായാമയമായി ഇതിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ധ്യാനം ആവശ്യമാണ്. പക്ഷെ അവിടെയും തത്വത്തെ ഉപേക്ഷിക്കാൻ പാടില്ല, അതിനോട് പറയുന്നു. അതാണ് വൈദികമായ ഉപാസന എന്ന് പറയുന്നത്. അത് പറയുന്നു ഇക്കാര്യം സ്പഷ്ടം നിർദ്ദേശിച്ചതേ, അവിടെ വളരെ സ്പഷ്ടമാണ്. ഇത് ഗ്രഹിക്കാനുള്ള യോഗ്യത ഉള്ളവന് സ്പഷ്ടം, അല്ലെങ്കിൽ അവൻ വീണ്ടും അന്ധനായി അവന്റെ ഉപാസന തുടരും. തത്വത്തെ അറിയാതെ, ആ തത്വത്തെ ഗ്രഹിക്കാതെയുള്ള ഉപാസന ജീവിതാന്ത്യം വരെ തുടർന്നാലും ശരി, ആ ഉപാസനയുടെ ഫലമായി അവന് അണിമാതി ഐശ്വര്യങ്ങളോ എന്തെങ്കിലും വന്നാലും ശരി, അവൻ മുമ്പ് പറഞ്ഞതുപോലെ അവൻ കേവലം സംസാരിയാണ്, അവൻ മുക്തനല്ല. അസൻ തത്വത്തെ അറിഞ്ഞുകൊണ്ട് ഉപാസിച്ചാലോ മുക്തി അവന് അനന്യമല്ല. വ്യത്യാസം കാണിക്കുകയാണ്. സൈവൈഹാപി അന്തരാദിത്യേ പുരുഷോ ഭവിതമർഹതി. ഇവിടെ സാധാരണ പറഞ്ഞുവരുന്നൊരു അബദ്ധമുണ്ട്. എന്താണോ, ഇയാൾ ജ്ഞാനിയാണ്, മറ്റേയാൾ ഭക്തനാണ്, മറ്റൊരുവൻ യോഗിയാണ്, ഇങ്ങനെ പറയുന്ന വ്യത്യാസം. ഞാൻ ഭക്തനാണ്, എനിക്ക് ജ്ഞാനം പറ്റത്തില്ല. വേറൊരാൾ പറയും ഞാൻ ജ്ഞാനിയാണ്, എനിക്ക് ഭക്തി പറ്റത്തില്ല. ഇതെല്ലാം തികച്ചും പ്രാകൃതമായ വിവേചനങ്ങളാണ്, ഒരു സ്ഥൂലമായ വിവേചനങ്ങളാണ്. ഇവിടെ അങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ല. ആ തത്വബോധത്തോടുകൂടി ഉപാസിക്കുന്നവനും ആ തത്വത്തെ ഗ്രഹിക്കുന്ന ജ്ഞാനിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഉപാസകൻ എന്ന് പറയുന്നവൻ ഭക്തനാണ് ഉപാസകൻ എന്ന് പറയുന്നത്. അവനും തത്വത്തെ ഗ്രഹിക്കുന്നു, ജ്ഞാനിയും ആ തത്വത്തെ തന്നെ ഗ്രഹിക്കുന്നു. പിന്നെ എവിടെയാണ് വ്യത്യാസം വരുന്നത്? രണ്ടുപേരും ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. പ്രവൃത്തിയിലുള്ള വ്യത്യാസം കൊണ്ട് എന്തായാലും ആള് മാറത്തില്ലല്ലോ. പ്രവൃത്തി ബാഹ്യമാണ്, തത്വം ആന്തരികമാണ്. അപ്പോൾ ആ തത്വത്തിന്റെ നിലയിൽ അവിടെ ഭക്തനെന്നോ ജ്ഞാനിയെന്നോ എന്ന് പറയുന്ന വ്യത്യാസം വരുന്നത്. പിന്നെ എന്തുകൊണ്ടങ്ങനെ വേർതിരിക്കുന്നു? കാരണം എന്താണ് ഭക്തി, എന്താണ് ജ്ഞാനം എന്നുള്ള വേർതിരിവില്ലാത്തതുകൊണ്ട്. അതില്ലാത്തതുകൊണ്ട് അങ്ങനെ വേർതിരിച്ച് പറയുന്നു, അല്ലെങ്കിൽ അതില്ല. സയവൈഹ അപ്പി അന്തരാദിത്യ പുരുഷോ ഭവിതമർഹത്തി ശ്രുതി സാമാന്യ. അതുകൊണ്ട് ഇവിടെ എന്താണ്, ആ പരമാത്മാവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശ്രുതിയിൽ സർവത്ര അത് തന്നെ പറയുന്നത്. അത് ആദിത്യ പുരുഷനെന്ന് പറഞ്ഞാലും ശരി, ചക്ഷു പുരുഷനെന്ന് പറഞ്ഞാലും ശരി. അപ്പോൾ ഇവിടെ ശ്രുതി അവലംബിച്ച് ശ്രുതിയുടെ ഓരോരോ ഭാഗങ്ങളെടുത്ത് ശ്രുതിയുടെ വ്യാഖ്യാനം എന്നുള്ള നിലയ്ക്ക് എന്താ ചെയ്യുന്നത്, ആ എന്താണ് ശരിയായ തത്വം എന്നുള്ളത് നമ്മളെ ബോധിപ്പിക്കുകയാണ്. ഇത് ശ്രുതിയൊന്നും ആശ്രയിക്കാത്തവനും ഇത്തരം ഭ്രമത്തിൽ കൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജ്ഞാനി എന്നുള്ള പേരിലോ, ഭക്തൻ എന്നുള്ള പേരിലോ, യോഗി എന്നുള്ള പേരിലോ, എല്ലാവരും എന്താണ്, ഈ ഭ്രമങ്ങളിലാണ്. അവിടെ അത് മാറ്റുന്നതിന് വേണ്ടി ശ്രുതി ആലംബിച്ചു എന്നുള്ളത് പരമപ്രമാണമാണ്. അല്ലെങ്കിൽ പിന്നെ താൻ പറയുന്ന അസംബന്ധമാണെങ്കിലോ, പറയുകയാണ് അയാൾ പറയുന്നത് കള്ളം പറയുകയാണ്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുകയാണ്. വിപ്രലംബക വാക്യം മറ്റുള്ളവരെ വഞ്ചിക്കാൻ വേണ്ടി പറയുന്ന വാക്യമാണ്. അങ്ങനെയെല്ലാം വരാമല്ലോ, മനുഷ്യനല്ലേ? അവന്റെ പ്രത്യേകത എന്താണ്? കർണദൂഷിതനാണ്. കർണങ്ങൾ കൊണ്ട് ദോഷമുണ്ട് ആർക്കായാലും ശരി. മനുഷ്യരൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അന്ധകരണം, ഇന്ദ്രിയങ്ങൾ, ഇതിൻ്റെയൊക്കെ പ്രവർത്തനം കൊണ്ടുവരുന്ന ദോഷം എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് അവൻ മറ്റുള്ളവരെ വഞ്ചിക്കാൻ പറയുകയാണെങ്കിലോ, അവനോട് പറയുന്ന അതല്ല ശ്രുതി എടുക്കുന്നു. അപ്പോൾ ആ ശ്രുതി അനുസരിച്ച് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ വ്യക്തിയിൽ വരുന്ന ദോഷങ്ങൾ ശ്രുതിയിൽ വരത്തില്ല. വ്യക്തി എന്നാണെങ്കിലോ ദോഷങ്ങളോട്ട് ഒഴിവാക്കാൻ കഴിയത്തുമില്ല. അതുകൊണ്ട് പറയുന്നു ശ്രുതി സാമാന്യ, ശ്രുതി സർവത്ര. ഇത് ഈ തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. തസ്മാത് പരമേശ്വരേവ ഇഹ ഉപദേശ്യതേ ഇതി സിദ്ധം. അതിൻ്റെ ഇവിടെ പരമേശ്വരനെയാണ് ബോധിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ രണ്ട് സൂത്രങ്ങളേ ഉള്ളൂ. ഈ രണ്ട് സൂത്രങ്ങളിലും ഇത് രണ്ടും പ്രത്യേകതയാണ്. അത് ഉപാസനയെക്കുറിച്ചാണ് പറയുന്നത്. അത് ഉപാസിക്കേണ്ടത് ആ പരമാത്മ തത്വത്തെ തന്നെയാണ്. പക്ഷെ ആ തത്വത്തെ ഉപാസിക്കുന്നതിന് വേണ്ടി ശ്രുതിന്റെ സ്ഥാനത്തെയും ഗുണങ്ങളെയും എല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാണ്. ഇനി അടുത്ത് വരുന്നത് ആകാശാധികരണ ആകാശ തല്ലിംഗ. ഇതും ചാന്തോക്യത്തിലെ ശ്രുതി തന്നെ. ഇതം ആമനന്തി അസിലോസി കാഗതിരി ഇതി ആകാശ ഇതി ഹോവാച സർവാണി ഹോമാനി ഭൂതാനി ആകാശാദേവ സമുത്പദ്യന്തേ ആകാശം പ്രതി അസ്തം യന്തി ആകാശോഹ ഏവേഭ്യോ ആകാശോ ഏഭ്യോ ജായാൻ ആകാശ പരായണം. നമ്മൾ ചർച്ച ചെയ്തായിരിക്കും. ഇത് ഉപാസനാ പ്രകടനത്തിൽ വരുന്നതാണ്. 1, 9, 1 തുടക്കം. തുടങ്ങുന്ന ഇങ്ങനെയാണ്, അഥ ഓമിത്യകാക്ഷരം ഉദ്ഗീതം ഉപാസീത എന്നാണ് തുടങ്ങുന്നത്. ഓം എന്ന് പറയുന്ന ഉദ്ഗീതത്തിന്റെ ഉപാസനയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇതും ആ ഉദ്ഗീത ഉപാസനയുടെ പ്രകടനമാണ്. അവിടെ പറയുന്നുണ്ട് 3 പേര്. ആരൊക്കെയാണ്? ശലാവത്യൻ, ദാൽഭ്യൻ, ജൈബലി. 3 വിദ്വാൻമാർ കൂടി ചേർന്നു വെച്ചാൽ ഉപാസകന്മാർ. ദാൽഭ്യ ബ്രാഹ്മണൻ, ശലാവത്യൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ, ജൈബലി എന്ന് പറയുന്ന ക്ഷത്രിയൻ. 3 പേരും ഒരു സ്ഥലത്ത് കൂടി ചേർന്ന് എന്നിട്ടവര് ഉദ്ഗീത ഉപാസനയെ കുറിച്ച് ചർച്ച ചെയ്തു. അവര് തമ്മിൽ പറയും, നമുക്ക് ഉദ്ഗീതം എന്ന് പറയുന്ന ആ ഉപാസന സാമത്തിൽ വരുന്നതാണ്, സാമത്തിന്റെ ഭാഗമായി വരുന്നതാണ് ഓം. അപ്പോൾ ഓം എന്നുള്ള രൂപത്തിലുള്ള ഗീതത്തിന്റെ ഉപാസന എങ്ങനെയെന്ന് ചില ചെയ്യും. ശരി, മൂന്ന് പേര് സംബന്ധിച്ചു. അപ്പൊ ശൈബലി എന്ന് പറയുന്ന ക്ഷത്രിയൻ പറഞ്ഞു, ഞാനൊരു ക്ഷത്രിയനാണ് പാവം, നിങ്ങൾ രണ്ടുപേരും എന്താണ് ബ്രാഹ്മണരാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആധികാരികമായി അറിവുള്ള ആൾക്കാരാണ്, പൂജ്യന്മാരാണ്, ഗുരുക്കന്മാരാണ്, അതുകൊണ്ട് നിങ്ങൾ പറയുക, ഞാൻ കേട്ടുകൊണ്ടിരിക്കാം, വിനയം കൊണ്ടുവന്നു. ഉടനെ ദാർഭ്യ ബ്രാഹ്മണനും ശാലാവത്യ ബ്രാഹ്മണനും പറഞ്ഞു, ശരി എന്നാൽ ഞങ്ങൾ തുടങ്ങാം. അപ്പോൾ ദാർഭ്യം തന്നെ ശാലാവത്യം ദാർഭ്യനോട് ചോദിച്ചു, എന്താണ് സാമത്തിന്റെ ആധാരം? സാമത്തിന്റെ ആധാരം സ്വരമാണ്, സ്വരത്തിന്റെ ആധാരം പ്രാണനാണ്, പ്രാണന്റെ ആധാരം അന്നമാണ്, അന്നത്തിന്റെ ആധാരം ജലമാണ്, ജലത്തിന്റെ ആധാരം ദ്വിലോകമാണ് എന്ന് പറഞ്ഞു. കാരണം മേലോട്ട് നോക്കുമ്പോൾ അവിടെ നിന്നുള്ള വെള്ളം താഴോട്ട് വരുന്നു, മഴ പെയ്യുന്ന അവിടെ നിന്നല്ലേ. അതുകൊണ്ട് ഇത്രയും പറഞ്ഞു. അപ്പോ ശാലാപത്യം ദാൽബിനോട് പറഞ്ഞു, അവിടെ നിർത്തുക, നീയിപ്പോ സാമത്തിന്റെ ആധാരമായി സ്വർഗത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ള ആരെങ്കിലും നിന്നോട് പറയുകയാണ് മൂർധാത്തെ വ്യപതിഷ്യതി, നിന്റെ തല വീണു പോകുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ വീഴും, കാരണം നീ പറഞ്ഞിരിക്കുന്ന അബദ്ധമാണ്. ഉടനെ ദാർഭ്യ ബ്രാഹ്മണൻ വിഷണ്ണനായി. അപ്പൊ ശാലാവത്യൻ പറഞ്ഞു, എന്നാ ഞാൻ പറഞ്ഞുതരാം എന്താണ് സാമത്തിന്റെ ആധാരം എന്താണെന്ന്. കാരണം ഇതെല്ലാം ഉപാസനയ്ക്കുള്ളതാണ്. എന്താണ്? ഉടനെ ശാലാവത്യ ബ്രാഹ്മണൻ പറഞ്ഞത്, അയം ലോകഹ, ഈ ലോകം തന്നെയാണ്. അപ്പൊ ഉടനെ അതിൽ ശൈബലി ക്ഷത്രിയൻ ഇടപെട്ടു, നിങ്ങൾ രണ്ടുപേരും പൂജ്യന്മാരാണ്, പറയുന്നത് ഞാൻ കേട്ടു, പക്ഷെ ഇപ്പോ താങ്കൾ പറഞ്ഞത്, ആര്? ശാലാവത്യ ബ്രാഹ്മണൻ പറഞ്ഞത്, ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ള ആരെങ്കിലും കേട്ടിട്ട് പറയുകയാണ് താങ്കളോട്, മൂർധാത്തെ വ്യപദേശിതി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മൂർധയും താഴ്വീണു. ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശാലാവത്യ ബ്രാഹ്മണനും ഞെട്ടിപ്പോയി. ദാർഢ്യൻ നേരത്തെ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ഇത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, മൂർധാവ് ശിരസ് വീണു പോകുമെന്ന് പറയുക. സാറിന ഈ പറയും പോലെയാണ് പഴയ കാലത്ത് പഴയ ആൾക്കാരൊക്കെ പറയും, എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചാൽ നിന്റെ തല തെറിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം തല കഴുത്തിൽ നിന്ന് തെറിച്ചു പോകുന്നതാണ്. അതല്ല, ഗുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ നിനക്കതിന് ശിക്ഷ കിട്ടുന്നു, അത് ദോഷമാണെന്ന് ബോധിപ്പിക്കുകയാണ്. അതുപോലെ ഇവിടെയും പറയുന്നത് എന്താണ്, ഉപാസകൻ ആ ഉപാസനയിൽ ശരിയല്ലാത്ത ഭാവനകൾ ചെയ്തു കഴിഞ്ഞാൽ കെറുക്ക് പിടിക്കുമെന്നാണ്. പല സ്വാമിമാരും തർക്കന്മാരായിരിക്കുന്ന അതുകൊണ്ടാണ്, ഒന്നുകിൽ ഉപാസിക്കാതിരിക്കുക, ഉപാസിച്ചാൽ നേരെ ഉപാസിക്കുക, അബദ്ധം കാണിക്കരുത്. അല്ല, ധ്യാനിക്കുന്നു എന്നും പറഞ്ഞ് കണ്ണടച്ചിരുന്ന് എന്തെങ്കിലും അഭ്യാസങ്ങൾ കാണിച്ചിട്ട് അവസാനം പിരി ദിവസമായി കഴിഞ്ഞാൽ അത് ധ്യാനിച്ചതിന്റെ കുഴപ്പമാണെന്ന് പറയരുത്, ധ്യാനത്തിന്റെ കുഴപ്പമാണെന്ന് പറയരുത്, തന്റെ കുഴപ്പമാണ്. താൻ അതിന്റെ വഴിയാമണ്ണം ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ല. പിന്നെ ഗുളിക, ഇഞ്ചക്ഷൻ, പിന്നെ ഷോക്ക്, അങ്ങനെ പോകും. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇപ്പൊ ഓർമ്മ വന്നുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാം. പണ്ടൊരാൾ ഇതുപോലെ ഇരുന്ന് ഉപാസന പ്രാണായാമം ഒരിടത്ത് നിന്ന് ഒന്ന് പഠിക്കും, വേറിടത്ത് നിന്ന് വേറൊരു വിദ്യ പഠിക്കും, പിന്നെ മറ്റൊരു സ്ഥലത്ത് നിന്ന് വേറൊരു വിദ്യ മനസ്സിലാക്കും. ഇതെല്ലാം കൂടെ അവസാനം കൂട്ടിക്കലർത്തി തന്റെ അഭ്യാസം തുടങ്ങും. കാരണം ഇത് ഈ ഉപദേശിച്ചു കൊടുക്കുന്ന ആരിലും വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ ഉപദേശിക്കുന്ന ഒന്ന് അതുപോലെ ചെയ്യത്തില്ല. അങ്ങനെ ഒരാളിങ്ങനെ ഉപാസന അനുഷ്ഠിക്കുന്നത്, ഇത് കഥയല്ല, നടന്ന സംഭവമാണ്, എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആളിനെ വിളിച്ച് പറഞ്ഞു, ഉപദേശിച്ചല്ല കാര്യം പറഞ്ഞു, ഇത് ചെയ്യരുത്, എന്താണ് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ കെറുക്ക് പിടിക്കും, ഇതുപോലെ മൂർധാത്തെ വിപദേശിയത്, ഇത് പണ്ട് വായിച്ചു കേട്ട ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ മോശക്കാരനല്ല, കാരണം പലയിടത്തും പോയി പല കാര്യങ്ങളും ഗ്രഹിച്ച് അതൊക്കെ അഭ്യസിക്കാൻ ശേഷിയുള്ള ആൾ ഒരിക്കലും മോശക്കാരനാകത്തില്ല. അപ്പോൾ അയാൾ ഉടൻ തന്നെ, ഞാൻ പ്രതീക്ഷിക്കാത്ത, എന്നെ സ്തബ്ധനാക്കിയ മറുപടി അതെന്ന്. താങ്കളൊരു വലിയ സ്വാമിയാണ്, ഞാനൊരു ചെറിയ ശിഷ്യനാണ്. അപ്പം ഞാൻ ഇത്രയും തീവ്രമായ സാധനകളൊക്കെ ചെയ്ത് താങ്കളെക്കാളും ഉയർന്ന നിലയിലെത്തും എന്നുള്ള അസൂയ ഉണ്ടല്ലേ ഇതെന്നോട് പറഞ്ഞു. ഉള്ളിലിരിക്കുന്നത് നല്ലതല്ല, അസൂയയാണ്. എനിക്ക് ഉത്തരം മുട്ടിപ്പോയി ഒന്നും പറയാൻ പറ്റിയില്ല, കാരണം ഇങ്ങനെയൊരു മറുപടി ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. കാരണം അയാൾ അത്രയും ബുദ്ധിമാനാണ്, ഞാനൊന്നും മിണ്ടിയില്ല. മിണ്ടാൻ പറ്റത്തില്ലല്ലോ, ആർക്കായാലും മിണ്ടാൻ പറ്റത്തില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇയാളെ പിടിച്ചുകെട്ടി കൊണ്ടുപോയി, ആശുപത്രി കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ ആദ്യം ഗുളിക ശരിയായില്ല, പിന്നെ ഇഞ്ചക്ഷൻ ശരിയായില്ല, അവസാന ഷോക്ക് അതിനും ശരിയായില്ല. ഞാനീ പറയുന്നത് 30-35 വർഷത്തിന് മുമ്പുള്ള ഒരു സംഭവമാണ്. ശരിയായില്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശരിയാകും. ശരിയാകുമ്പോഴും എൻ്റെ അടുത്ത് വരും, ശരിയാകാത്തപ്പോഴും വരും. അപ്പോഴും അയാൾ വിട്ടുതരത്തില്ല, എനിക്കിത് സംഭവിച്ചതേ പണ്ടങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, അങ്ങനെ ധരിക്കണ്ട, കർമ്മഫലമാണ്, ഇത് വരാനുള്ളത് വന്നേ, ഇതാർക്കും തടയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ വന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ആള് കഴിവുള്ള ആളാണ്, വിദ്യാസമ്പന്നനാണ്, എല്ലാത്തിനും കഴിവുള്ള ആളാണ്, ബുദ്ധിമാനാണ്. പക്ഷെ തലതിരിഞ്ഞു പോയി, മൂർധാവ് പതിച്ചു പോയി. ഈ പറയുന്ന ആളൊരു 3 വർഷത്തിന് മുമ്പ് ആത്മഹത്യം ചെയ്തു. അവസാനം പിടിച്ചിരിക്കാൻ കഴിയാതെ വന്നപ്പോ, അപ്പോ എന്താ തുടക്കം എവിടെയാ? ഈ ഉപാസനയിൽ വന്ന തകരാറ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെയും 2 തവണ പറഞ്ഞു, ദാൾഭ്യനോടും പറഞ്ഞു, ശാലാവത്തിനോടും പറഞ്ഞു, ഈ പോകുന്ന പോക്ക് ശരിയല്ല, നിങ്ങളുടെ ഭാവനയിൽ തകരാറുണ്ട്, സൂക്ഷിക്കണം, അല്ലെങ്കിൽ തലതെറിച്ചു പോകും. അത് പറഞ്ഞതിന് ശേഷം ശൈബലി എന്ന് പറയുന്ന ക്ഷത്രിയൻ അവരുടെ രണ്ടുപേരെയും വിളിച്ച് ഉപദേശിക്കുകയാണ്. ആ ഉപദേശിക്കുന്ന ഭാഗമാണ് ശൈബലിയോട് ചോദിക്കുന്ന ചോദ്യമാണ്, അസി ലോകസി കാഗതിരീതി, അതാണ്, ഈ ലോകമാണ് സാമത്തിന്റെ ആധാരമെങ്കിൽ ഈ ലോകത്തിന്റെ ആശ്രയം എന്താണ്? അപ്പോൾ പറഞ്ഞു, ആകാശ ഇതിഹ ഉവാച, ആകാശമാണ് ഇതിനും ആധാരമായിരിക്കുന്നത്. എന്തുകൊണ്ട്? സർവാണി ഹവ ഇമാനി ഭൂതാനി, സർവഭൂതങ്ങളും ആകാശദേവസമുത്പദ്യന്തി, ആകാശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആകാശം പ്രത്യസ്ഥം യന്തി, ആകാശത്തെ തന്നെ വിലയിക്കുന്നു. ആകാശോഹ്യുജായ, ഇതിലെല്ലാം ശ്രേഷ്ഠമായിരിക്കുന്ന ആകാശമാണ്. ആകാശ പരായണം, ആകാശമാണ് സർവാശ്രയമായിരിക്കുന്നത്. ഇതാണ് എൻ്റെ അവസാനത്തെ സമാധാനം. ഇവിടെയാണ് ഉപാസനയെ അവസാനിപ്പിക്കേണ്ടത്, അല്ലാതെ അത് ദ്വിലോകത്തിലോ അല്ലെങ്കിൽ ഈ ലോകത്തിലോ അല്ല, ആകാശത്തിൽ കൊണ്ട് അവസാനിപ്പിക്കുന്നു. തത്ര സംശയം, ഇവിടെയാണ് സംശയം വന്നിരിക്കുന്നത്. ചാന്തോക്യത്തിന്റെ അഭാവം എടുത്തു നോക്കുക, അവിടെ ഞാൻ പറഞ്ഞതിനും വിശദമായിട്ടുണ്ട്, ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അപ്പോ ഇവിടെ ജൈബലി ആകാശം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച്, ഉപാസനയിൽ സർവാശ്രയമായി ആകാശത്തെ നിർദ്ദേശിച്ചു. ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാം എന്താണ് ആകാശം. അതാണ് സംശയം വരാൻ കാരണം. ഈ ആകാശം എന്ന് പറഞ്ഞത് ഈ ഭൂതാകാശത്തെയാണോ അതേ പരമാത്മാവിനെയാണോ? കിം ആകാശ ശബ്ദേന പരംബ്രഹ്മ വിധീയത ഉദ ഭൂതാകാശമിരി, അതാണ് സംശയം. നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഉപാസന അവിടെ താടിയും മുടിയും എല്ലാം കാണിച്ചിട്ടുണ്ട്, ഉപാസിക്കണം. പക്ഷെ എവിടെ എത്തണം? പരബ്രഹ്മത്തിൽ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഉപാസനയൊക്കെ ശരിയല്ല, പക്ഷെ എത്തിച്ചേരേണ്ടത് പരമാർത്ഥ തത്വത്തിൽ. അത് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആകാശം എന്നുള്ളത് കൊണ്ട്. എന്താണ് പരംബ്രഹ്മത്തെയാണോ പറയുന്നത്? അതെ, ഭൂതാകാശമാണോ, ഈ കാണുന്ന ആകാശമാണോ? പുതിയ സംശയ, എന്തുകൊണ്ട് അങ്ങനെ ഒരു സംശയം വന്നു? ഒരാൾ സംശയം ചോദിച്ചാൽ ഉടൻ ചോദിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സംശയം വന്നത്? കാരണം സംശയമുള്ളവന് എന്തെങ്കിലും അറിവുണ്ടായിരിക്കും, അറിവില്ലാതെ സംശയം വരത്തില്ല. ഒന്നുകിൽ സംശയം ചോദിക്കുന്നത് തന്റെ അറിവിൽ എന്തെങ്കിലും പെശകുണ്ടോ എന്നായിരിക്കും, അല്ലെങ്കിൽ സമാധാനം പറയുന്ന ആളിന് തന്റെ അറിവുണ്ടോ എന്നറിയാനായിരിക്കും. രണ്ടിലേതെങ്കിലും ഉദ്ദേശത്തിലായിരിക്കും ചോദിക്കുന്നു. അവിടെ ചോദിക്കുന്നു കുതഹ സംശയ, എന്തുകൊണ്ടങ്ങനെ ഒരു സംശയം വന്നു? ഉഭയത്ര പ്രയോഗ ദർശന, ഇവിടെ സംശയം ചോദിക്കുന്ന ആളിനും ഇതിനെ കുറിച്ച് അറിയാം. അയാൾ പറയുന്നു ആകാശ ശബ്ദം എന്ന് പറയുന്നു പല അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട്. ചിലയിടത്ത് ഈ ഭൂതാകാശം എന്നുള്ള രീതി പ്രയോഗിക്കാറുണ്ട്, ചിലയിടത്ത് പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കും. ഭൂതവിശേഷത്താവത് സുപ്രസിദ്ധോ ലോകവേദിയോ ആകാശ ശബ്ദ, പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ആകാശം എന്നുള്ളത് എല്ലായിടത്തും സാധാരണ പറയാറുണ്ട്. ലോകത്തിലും പറയാറുണ്ട്, വേദത്തിലും പറയാറുണ്ട് ആകാശം ഇന്നതാണെന്ന്. ബ്രഹ്മണ്യപി ക്വചിത് പ്രയുജ്യമാണോ ഉദ്ദേശിച്ചത്? പക്ഷേ വേദത്തിലും ചില സ്ഥലങ്ങളിൽ ബ്രഹ്മത്തിന് പകരം ആകാശശബ്ദം പ്രയോഗിക്കാറുണ്ട്. യത്ര വാക്യശേഷവശാ അസാധാരണ ഗുണശ്രവണാദ്വാ നിർദ്ധാരിതം ബ്രഹ്മഭവതി. പക്ഷെ അവിടെ സംശയം വരാറില്ല. ശ്രുതിയിൽ എവിടെയെങ്കിലും ആകാശം എന്ന് പറയുന്നത് ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവനവിടെ സംശയം വരാറില്ല. എന്തുകൊണ്ട്? വാക്യശേഷവശ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ശക്തിഗ്രഹത്തിന് സാധാരണ പറയുന്ന പല ഉപായങ്ങളിലൊന്നാണ് വാക്യശേഷം. തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും പറയുകയാണ് വ്യക്തമായിട്ട് ബ്രഹ്മത്തെക്കുറിച്ച്. അത് കേട്ടുകൊണ്ട് മനസ്സിലാകാം, എന്താ ഇവിടെ ആകാശം എന്ന് പറഞ്ഞത് ബ്രഹ്മത്തെയാണോ ആണ് വാക്യശേഷം എന്ന് പറയുന്നത്. പിന്നെ അസാധാരണ ഗുണശ്രവണാത്വ, ബ്രഹ്മത്തിന്റേതായ വിശേഷമായ എന്തെങ്കിലും ഒരു ഗുണത്തെ പറഞ്ഞാലും മനസ്സിലാക്കാം ആകാശം ഇത് വെറും ആകാശമല്ല ബ്രഹ്മമാണ്. നിർദ്ധാരിതം ബ്രഹ്മബോധി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആകാശ ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മമാണ് എന്ന് നിർണ്ണയിക്കാൻ കഴിയും. യഥാ എങ്ങനെയാണ് യദ്ദേശ ആകാശ ആനന്ദോ നസ്യാ, അവിടെ പറയുന്നു ഈ ആകാശം ആനന്ദം അല്ലാതിരുന്നുവെങ്കിൽ, വ്യക്തമല്ലേ, ഈ ഭൂതാകാശത്തിന് ആനന്ദമാകാൻ പറ്റും. അപ്പൊ ഇവിടെ ആകാശം ആനന്ദം എന്ന് പറഞ്ഞാൽ അതവിടെ വ്യക്തമാണ് ബ്രഹ്മമാണെന്ന്. അവിടെ ആനന്ദ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. പിന്നെ അടുത്തു പറയുന്നു അതിന്റെ അസാധാരണ സ്വഭാവത്തെ കാണിച്ചിരിക്കുന്നു. പിന്നെ വേറൊന്ന് പറയുന്നു ആകാശോ വൈ നാമ നാമരൂപയോർ നിർവഹിത അന്തര തദ്ബ്രഹ്മ, അങ്ങനെ പറഞ്ഞിരിക്കുന്നു വ്യക്തമായിട്ട്. ആകാശോ വൈ ഇത് ജൈവമാതു, ആകാശം എന്ന് പറയുന്നത് എന്താണ്? ആകാശം എന്ന് പറയുന്ന വസ്തു ആകാശോ വൈ നാമ, ആകാശം എന്ന് പറയുന്ന വസ്തു നാമരൂപയോ നിർവഹിത. നാമരൂപങ്ങളുടെ ഉത്പത്തിക്ക് ഹേതുവാണ്, ഉത്പത്തിസ്ഥിതി ഹേതു ഇതാണ് നിർവഹിത. നാമരൂപങ്ങളെ നിർവഹിക്കുന്നത് എന്നുവെച്ചാൽ സൃഷ്ടിക്കുന്നത് ഇതാണ്. തേ യത് അന്തര, അവയെല്ലാം ഏതൊന്നിലാണോ സ്ഥിതി ചെയ്യുന്നത്, യസ്മിൻ മധ്യേ, എന്ത് തേ നാമരൂപങ്ങൾ ഏതൊന്നിലാണോ നിലനിൽക്കുന്നത് എന്നാണ്. എന്നിട്ട് പറയുന്നു തദ് ബ്രഹ്മ, അതാണ് വാക്യശേഷം എന്ന് പറയുന്നത്. പിന്നീട് അവിടെ തദ് ബ്രഹ്മ എന്ന് പറയുന്നു. ആകാശം അത് നാമരൂപങ്ങളെ ഉണ്ടാക്കുന്ന ആകാശം, നാമരൂപങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആകാശം എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മമാണ്. അപ്പൊ അവിടെ ആകാശ ശബ്ദം വരുമ്പോൾ ഒരു സംശയമില്ല, ഇത് ജൈവമാതോ? പക്ഷെ ചില സ്ഥലത്ത് അങ്ങനെയല്ല, ആകാശ ശബ്ദത്തിന് ഭൂതാർത്ഥമുണ്ട്, ഇവിടെ അങ്ങനെയല്ല, ബ്രഹ്മാർത്ഥമാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആകാശം ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് സംശയം വരുന്നത്. അത് സംശയിക്കും പിന്നെ അത്ര യുക്തം എന്താണ് ഇവിടെ ചേരുന്നത്? ഭൂതാകാശം ഒരുപക്ഷെ പറയണം, ഭൂതാകാശമാണ്. ഉപാസനയെക്കുറിച്ച് ബോധമില്ലാത്തവൻ, തത്വത്തെക്കുറിച്ച് ബോധമില്ലാത്തവൻ പറയുന്നു ഭൂതാകാശത്തെയാണ് ഇവിടെ ഉപാസിക്കാൻ പറയുന്നത്. അത് സാധാരണ പറയുന്ന പോലെ ശംഖചക്ര ഗദ പത്മം ചതുർഭുജം, ഈ ബാഹ്യമായ രൂപത്തെയാണ് ഉപാസിക്കാൻ പറയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള തത്വത്തെയല്ല, സർവവ്യാപിയായ തത്വത്തെയല്ല. അഹം ആത്മാ എന്ന് പറയുമ്പോൾ അവിടെ ഗ്രഹിക്കേണ്ട എന്താണ്? ബാഹ്യമായി കാണുന്ന ആ രൂപത്തെയാണ്. അതുകൊണ്ട് ആ രൂപത്തെ തടിയിലോ മൃത്തിലോ എല്ലാം ഉണ്ടാക്കി അതിനെ പൂജിക്കണം, അതാണ് സത്യം എന്ന് കരുതണം. ഇത്തരത്തിലുള്ള ഭ്രാന്തി സംഭവിക്കുന്നു. അതാണ് ഇവിടെയും പറയുന്നത്, ഭൂതാകാശം കുതഹ തദ്ധി പ്രസിദ്ധതരേണ പ്രയോഗേന ശീഘ്രം ബുദ്ധിം ആരോഹതി. ആകാശം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത് ഈ ഭൗതികമായ ഇതിനാണ്, ഈ ഭൂതത്തെയാണ് തോന്നുന്നത്. പറയുന്നു പ്രസിദ്ധതരേണ, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ആകാശ ശബ്ദം പ്രയോഗിക്കുന്ന അവിടെയാണ്. ശീഘ്രം ബുദ്ധിമാരോഹതി, പെട്ടെന്ന് മനസ്സിൽ തെളിയുന്ന അതാണ് ആകാശ ശബ്ദം കൊണ്ട് ഈ ആകാശത്തെ ഗ്രഹിക്കണം എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെന്താണോ പെട്ടെന്ന് കടന്നു വരുന്നത് അതിനെ ഗ്രഹിക്കും, കുതിരയെ ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ മനസ്സിൽ വരുന്നത് അത് ഗ്രഹിക്കും. ന്യായമാണ്, സ്വാഭാവികമായ ഒരു കാര്യമാണ്. പറയുന്നു എന്നാ അയം ആകാശ ശബ്ദ ഉപയോഗ സാധാരണ ശക്യോ വിജ്ഞാതം അനേകാർത്ഥത്വ പ്രസംഗ. പറയുന്നു ആകാശബ്ദത്തിനങ്ങനെ രണ്ടർത്ഥമുണ്ടെന്നും സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഒരു നിയമമുണ്ട് മീമാംസയിൽ, അനേകാർത്ഥസ്യ അന്യായത്വ, ഒരു ശബ്ദത്തിന് പല അർത്ഥം വരാൻ പാടില്ല. അങ്ങനെ ഒരു ശബ്ദത്തിന് പല അർത്ഥം വന്നു കഴിഞ്ഞാൽ അർത്ഥനിർണയത്തിൽ കുഴങ്ങിപ്പോവും. ഇതെങ്ങനെ നിർണയിക്കും? കാരണം ആ അർത്ഥമാണോ ഈ അർത്ഥമാണോ, അങ്ങനെ കുഴപ്പം വരും. ഉദാഹരണം പറഞ്ഞാൽ ഹരി എന്ന് പറഞ്ഞു, ഹരി എന്ന് പറയുന്നതിന് കുരങ്ങനെന്നും അർത്ഥമുണ്ട്, വിഷ്ണു എന്നും അർത്ഥമുണ്ട്. ഹരയെ നമ എന്ന് പറഞ്ഞാൽ കുരങ്ങന് നമസ്കാരം എന്നാണ്, വിഷ്ണുവിന് നമസ്കാരം എന്നാണ്. രണ്ടർത്ഥവും മനസ്സിൽ കയറി വന്നാൽ അയാള് കുഴങ്ങിപ്പോവും, തീരുമാനമെടുക്കാൻ കഴിയാതെ പോവും. കുരങ്ങനെയാണ് കാണുന്നതെങ്കിൽ അതിനെ പോയി നമസ്കരിക്കും. അതുകൊണ്ട് ഒരർത്ഥം മതി. എന്താണ് ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു, ഹരയെ നമാന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ നമസ്കരിക്കുക. ഇങ്ങനെ ഒരു ദോഷമുണ്ടെന്നാണ് അനേക അർത്ഥ അന്യായത്വ, പല അർത്ഥങ്ങളെ സ്വീകരിച്ചു കഴിയുന്നത് യുക്തിയില്ല. ഒരു ശബ്ദത്തിനൊരർത്ഥം മതി. അപ്പൊ ആകാശം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആകാശം, അതിനെ ബ്രഹ്മം എന്നുള്ള ഒരു അർത്ഥമൊന്നും എടുക്കാൻ പാടില്ല. ഉറവക്ഷി പറയുന്നതാണ്. പിന്നെ എങ്ങനെ അർത്ഥങ്ങളെ എടുക്കുന്നു, പല അർത്ഥങ്ങളുണ്ടെങ്കിലും അതിന് പല ഇതുകൊണ്ട് സാഹചര്യങ്ങളും മറ്റ് പലതും അനുസരിച്ച് അനേക പര്യായ അർത്ഥങ്ങളുള്ളതിനും സന്ദർഭം അനുസരിച്ച് അർത്ഥം എടുക്കാം. അത് സിദ്ധാന്തം. ഒരുപക്ഷി പറയണ അനേക അർത്ഥത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല, ദോഷം വരും. അനേക അർത്ഥത്വ പ്രസംഗ, അനേക അർത്ഥത്വം എന്ന് പറയുന്നത് ദോഷം വരും എന്നാണ്. തസ്മാത് ബ്രഹ്മണി ഗുണ ആകാശബ്ദോ ഭേദം അർഹതി. അതുകൊണ്ട് ബ്രഹ്മത്തിൽ അത് ഗുണമാണ് മുഖ്യമായ രീതിയിലല്ല പറയുന്നത്. മുഖ്യമായ രീതിയിൽ ആകാശം എന്ന് പറഞ്ഞാൽ ആകാശം തന്നെയാണ്. എന്ന് വെച്ചാൽ ആകാശ ശബ്ദത്തെ എവിടെയെങ്കിലും കേട്ടുകഴിഞ്ഞാൽ അതിന് ആകാശം തന്നെ എടുക്കണം. പിന്നെ ചില സ്ഥലങ്ങളിൽ ഗൗണമായി പ്രയോഗിക്കും. സിംഹമാണവ എന്ന് മറ്റും പറയുന്നുണ്ട്. ബ്രഹ്മചാരി സിംഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സിംഹമാണ്. ചടയും ജടയും ഒക്കെ ഉണ്ടോ? പ്രൗര്യമുണ്ട്. മനുഷ്യനെ കടിച്ചു തിന്നു, അപ്പോൾ അവിടെ സിംഹം എന്നുള്ള അർത്ഥമല്ലോ എടുക്കേണ്ടത്. പിന്നെ ഗൗണമായി എങ്ങനെ പറയുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ വീര്യം പോലെയുള്ള ചില ഗുണങ്ങൾ സിംഹത്തിലുണ്ട്, അത് ഈ യുവാവിനും കാണുന്നുണ്ട്. പരാക്രമം അതെല്ലാം കാണുന്നുണ്ട്. തേജസ് അത് കാണുന്നുണ്ട്. അങ്ങനെ ചില അംശങ്ങൾ യോജിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ആകാശം സർവവ്യാപിയാണ്, ബ്രഹ്മവും സർവവ്യാപിയാണ്, അങ്ങനെയെല്ലാം പറയുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അവിടെ ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം എന്നുള്ള അർത്ഥം എടുക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ബ്രഹ്മണി ഗുണ ആകാശബ്ദോ ഭവിതു അർഹതി. അത് പറയുന്നു, വിഭുത്വാദി ബിഹി ബഹുബിഹി ധർമ്മേഹി സദൃശം ആകാശേന ബ്രഹ്മഭവതി. ബ്രഹ്മം ആകാശ സദൃശവും എന്നാണ് എന്റെ അർത്ഥം. ആകാശം ബ്രഹ്മമെന്നല്ല, ബ്രഹ്മം ആകാശത്തിന്. എങ്ങനെ? വിഭുത്വാദി ബിഹി ബഹുബിഹി ധർമ്മേഹി. വിഭുത്വം, നിർലേപത്വം, നിരവയവത്വം, ഇങ്ങനെയൊക്കെ പറയുന്ന പല ധർമ്മങ്ങളും ഉണ്ട് ആകാശത്തിൽ. അതുകൊണ്ട് അതുപോലെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതീന്ദ്രിയത്വം, അങ്ങനെ ഒരുപാട് ധർമ്മങ്ങൾ പറയും ആകാശത്തിന്. അതുപോലെയാണ് എന്നെടുക്കാവും. എന്നുവെച്ചാൽ മുഖ്യ സംഭവേ ഗുണോ അർത്ഥോ ഗ്രഹണം അർഹതി. അപ്പോ എവിടെയെങ്കിലും മുഖ്യമായ അർത്ഥത്തെ ഗ്രഹിക്കാമെന്നുള്ളിടത്ത് ഗൗണാർത്ഥത്തെ സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ എന്തുകൊണ്ട് ഗൗണാർത്ഥത്തെ എടുത്തുകൂടാ? ആകാശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നുള്ള അർത്ഥത്തെ എടുക്കുക, അത് പാടില്ല. ഇപ്പൊ ലക്ഷണ ഗൗണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുഖ്യാർത്ഥത്തെ സ്വീകരിക്കാൻ കഴിയാത്തിടത്ത് മാത്രമേ എടുക്കാവൂ. സിംഹമാണോക എന്ന് പറയുന്നിടത്ത് സിംഹശബ്ദത്തിന് അതിന്റെ മുഖ്യമായ അർത്ഥത്തെ എടുക്കാൻ പറ്റില്ല. കാരണം ഇത് പറയുന്നത് യുവാവിനെ കുറിച്ചാണ്. മുഖ്യമായ അർത്ഥത്തെ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടെ ഗുണമായ അർത്ഥം കൊടുക്കുന്നു. സിംഹത്തിന്റെ ചില വിശേഷതകൾ ഉള്ള വ്യക്തി എന്നെടുക്കുന്നു. ഗംഗായം ഘോഷ എന്ന് പറയുന്നു. ഗംഗയിൽ ഇടയ കുടിൽ, ഇടയ ഗ്രാമം, അത് സംഭവിക്കത്തില്ല. അപ്പോ ഗംഗയിലാണ് ഇടയ ഗ്രാമം എന്നുള്ള മുഖ്യമായ അർത്ഥത്തെ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് അതിന് നിയമങ്ങളെ പറയും. അന്വയാനുപത്തി, താത്പര്യാനുപത്തി എന്നൊക്കെ പറയും. എന്തുകൊണ്ടെടുക്കാൻ പറ്റുന്നില്ല. അപ്പോ അങ്ങനെ മുഖ്യമായ അർത്ഥത്തെ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടെ പറയുന്നു എന്താണ് ഗംഗായാം എന്ന് സപ്തമ്യന്തത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ഗംഗാശബ്ദത്തിൽ നിന്നും ഗംഗാമധ്യത്തിൽ എന്നുള്ള അർത്ഥത്തെ വിട്ടിട്ട് ഗംഗയുടെ തീരത്തിൽ, ഗംഗയുടെ സമീപം എന്നുള്ള അർത്ഥത്തെ എടുക്കുന്നു. അങ്ങനെ ഗംഗാമധ്യം, ഗംഗാപ്രവാഹമധ്യം എന്നുള്ള വാച്യാർത്ഥത്തെ വിട്ടിട്ട് ഗംഗാസമീപം എന്നുള്ള അർത്ഥത്തെ എടുക്കുന്നതിന് ലക്ഷ്യാർത്ഥം എന്ന് പറയുന്നു. മറ്റത് ഒരു നിവൃത്തിയും ഇല്ല. അതുകൊണ്ട് അതുപോലെ എവിടെയെങ്കിലും ആകാശ ശബ്ദം കണ്ടുകഴിഞ്ഞാൽ അതിന്റെ അർത്ഥത്തെ സ്വീകരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ലക്ഷ്യാർത്ഥമായി ബ്രഹ്മത്തെ എടുക്കാം. പക്ഷെ ഇവിടെ അത് സാധ്യമല്ല എന്നാണ്. ഇവിടെ തടസ്സമില്ലെന്നാണ് പൂർവ്വപക്ഷി പറയുന്നത്. എന്നുവെച്ചാ മുഖ്യ സംഭവേ ഗുണാർത്ഥോ ഗ്രഹണമർഹത്തി. മുഖ്യമായ അർത്ഥം സ്വീകരിക്കാം എന്നുള്ളിടത്ത് ഗുണാർത്ഥത്തെ എടുക്കാൻ പാടില്ല. സംഭവതിച്ച ഇഹ മുഖ്യസൈവ ആകാശ ശബ്ദസ്യ ഗ്രഹണം. ഇവിടെ മുഖ്യസ്യ ആകാശ ശബ്ദസ്യ ഗ്രഹണം സംഭവതി. മുഖ്യമായ അർത്ഥത്തെ എടുക്കാം, ദോഷമൊന്നുമില്ല. അതുകൊണ്ട് പൂർവക്ഷി പറയുന്ന ഇവിടെ ആകാശ ശബ്ദം കൊണ്ട് ഭൂതാകാശത്തെ എടുക്കണം. സിദ്ധാന്തി പറയുന്നു ആകാശം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അതാണ് ഇനി ചർച്ച ചെയ്യുന്നത് സിദ്ധാന്തം. ശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി.